സ്മരിച്ചുകൊണ്ട് ശ്രീമദ് ഭഗവത്ഗീത മൂന്നാം അധ്യായം നാൽപ്പതാം ശ്ലോകം. ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യാധിഷ്ഠാനമുച്യതേ ഏതേർവിമോഹയത്യേഷാ ജ്ഞാനം ആവൃത്യദേഹിനം. ഭാഷ്യം: കിം അധിഷ്ഠാനശ്ച പുനഃ കാമോ ജ്ഞാനസ്യ ആവരണത്വേന വൈരി സർവസ്യ ലോകസ്യ. കാമഹ പുനഃക്കിം അധിഷ്ഠാനം, ഈ കാമത്തിന് അധിഷ്ഠാനമായിരിക്കുന്ന എന്താണ്, ആശ്രയമായിരിക്കുന്ന എന്താണ്? ജ്ഞാനസ്യ ആവരണത്വേന, അത് ജ്ഞാനത്തിനൊരു ആവരണമായിരിക്കുന്നു. ജ്ഞാനത്തെ മറച്ചുകൊണ്ട് സർവസ്യ ലോകസ്യ വൈരി, സർവജീവന്മാർക്കും അതൊരു ശത്രുവായിരിക്കുന്നു. ഇത്യപേക്ഷായ ആഹ, ഈ ഒരു ചോദ്യത്തിന് എന്തിനു വേണ്ടി ജ്ഞാദേഹി ശത്രു അധിഷ്ഠാനേ സുഖേന ശത്രു നിബർഹണം കർത്തും ശക്യതേ. ശത്രുരധിഷ്ഠാനേ ജ്ഞാദേ, ശത്രുവിന്റെ ആശ്രയം, ശത്രു എന്തിനെ ആശ്രയിച്ചാണോ നിലനിൽക്കുന്നത് അതിനെ അറിഞ്ഞുകഴിഞ്ഞാൽ സുഖേൻ അനായാസമായി ശത്രു നിർബഹണം കർത്തും, ശത്രുവിനെ നിഗ്രഹിക്കാൻ കഴിയും. അപ്പൊ ശത്രു നിഗ്രഹത്തിന് വേണ്ടി ശത്രുവിന്റെ താവളം അതെന്താണെന്ന് മനസ്സിലാക്കും. അതിനുവേണ്ടി കാമജയത്തിന് വേണ്ടി കാമത്തിന്റെ ആശ്രയം എന്താണ് അതിനൂടെ പറയുകയാണ്. ഇന്ദ്രിയാണി മനോബുദ്ധിസ്ഥ അസ്യ കാമസ്യ അധിഷ്ഠാനം ആശ്രയ ഉച്ചതേ. കാമത്തിന് ആശ്രയമായിരിക്കുന്നത് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇത് മൂന്നുമാണ് ആശ്രയിച്ചത്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇതെല്ലാം പ്രധാനമായും കാമത്തിന് ആശ്രയങ്ങളായിരിക്കുന്നു. കാമം സൂക്ഷ്മ ശരീരത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്നാണ് ഇതിന്റെ താല്പര്യം. സൂക്ഷ്മ ശരീരത്തിന്റെ പ്രധാന ഭാഗങ്ങളാണ് മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും. പ്രാണന്മാരും കൂടി ചേരുമ്പോൾ സൂക്ഷ്മ ശരീരമായി, അതിൽ മനസ്സും ബുദ്ധിയും പ്രധാനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അന്ധകരണം, അന്ധകരണത്തിന്റെ ഭാഗമാണ് കാമം. അന്ധകരണത്തെ ആശ്രയിച്ചിട്ടാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ചേരുമ്പോൾ സൂക്ഷ്മ ശരീരമായി, അതാണ് ഇതിൻ്റെ ആശ്രയം. സ്ഥൂല ശരീരം അതിൻ്റെ ആശ്രയമാണ്. സ്ഥൂല ശരീരത്തിലൂടെയാണ് ജീവൻ കാമപൂർത്തി വരുത്തുന്നത്, മുഖ്യമായിട്ട് ഇന്ദ്രിയങ്ങളെ ഉപയോഗിച്ച്. അപ്പോൾ അന്ധകരണത്തിൽ ഏകാധികരണമായിട്ടിരിക്കുകയാണ് ഇന്ദ്രിയങ്ങളും കാമവും. കാമപ്രേരണ കൊണ്ട് സ്ഥൂലമായ ബാഹ്യ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ വിഷയപ്രവർത്തനത്തിൽ കാമം പ്രേരകമായിരിക്കുന്നു. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ ആശ്രയം, ഇന്ദ്രിയങ്ങളാണ് ഈ കാമത്തിനാശ്രയം എന്ന് പറയുന്നു. മറിച്ചും പറയും, ഇന്ദ്രിയങ്ങൾക്ക് ആശ്രയമായിരിക്കുന്നതും ഈ കാമം തന്നെ, വിഷയപ്രവർത്തനത്തിന്. കാമപ്രേരണ കൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നത്. ബാഹ്യമായ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ പോകുമ്പോൾ അതിന് പ്രേരകമായി മനസ്സ് നിൽക്കുന്നു. എങ്ങനെ? കാമത്തോട് കൂടി ചേർന്ന് മനസ്സ്. മനസ്സും കാമത്തിൻ്റെ ആശ്രയമാണെന്ന് പറഞ്ഞു. മനസ്സിൽ കാമസങ്കല്പങ്ങളുണ്ടാകുന്നു, തുടർന്ന് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് മനസ്സും കാമത്തിന് ആഗ്രഹമാണ്, ആശ്രയമായിരിക്കുന്നു. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ബുദ്ധി ആണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് ബുദ്ധിയും കാമത്തിന് ആശ്രയമാണെന്ന് പറഞ്ഞു. വിഷയ അനുഭവത്തിന് മുന്നോടിയായിട്ട് വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ ദൃഢ നിശ്ചയമാണ്. അനുഭവം ബുദ്ധിയുടെ നിശ്ചയമാണ്. വിവേകത്തെ ശരീരത്തിലൂടെ, ശരീരം എന്ന മാധ്യമത്തിലൂടെ വിഷയങ്ങളെ അനുഭവിപ്പിക്കുന്നു. അപ്പോൾ ഇതിൽ അന്തിമമായിരിക്കുന്ന ബുദ്ധിയാണ്. ബുദ്ധിയുടെ തീരുമാനമനുസരിച്ചാണ് ജീവൻ കാമദ്വാര വിഷയങ്ങളെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും കാമപ്രേരണ കൊണ്ടുവരുന്ന വിഷയ അനുഭവത്തിന് മുഖ്യ ആശ്രയങ്ങളായിരിക്കുന്നു. ശരീരം ബാഹ്യമായതുകൊണ്ട് അതിനെ എടുത്തു പറഞ്ഞിരുന്നേ ഉള്ളൂ. ഇതാണ് മുഖ്യമായിരിക്കുന്നത്. അധിഷ്ഠാനം, ആശ്രയം, ഉച്ചതി. ഏതഹി ഇന്ദ്രിയാദിഭി ആശ്രയഹി വിമോഹേതി വിവിധം മോഹേതി ഏഷ കാമ. ജ്ഞാനം ആവൃത്തി ആച്ഛാദ്യ ദേഹിനം ശരീരണം. ഈ ജീവന്മാരെയെല്ലാം, ദേഹികളെ, ശരീരങ്ങളെ, ഏതേഹി ഇന്ദ്രിയാദിഭി, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയിലൂടെ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കുന്നു, മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നു, ബുദ്ധിയുണ്ട് തീരുമാനമെടുക്കുന്നു. അങ്ങനെ വിമോഹയതി, വിവിധം മോഹയതി, ജീവനെ മോഹിപ്പിക്കുന്നു. മോഹം എന്ന് പറയുന്നത് ആ വിവേകത്തിൻ്റെ നാശമാണ്. ആ ജീവന്റെ വിവേകത്തെ നശിപ്പിക്കുന്നു. കാമ അനുഭവം വിവേകനാശം കൊണ്ട് സംഭവിക്കുന്നു. കാമ അനുഭവം കൊണ്ടും വിവേകം നശിക്കുന്നു. വിവിധം മോഹയതി, പലതരത്തിൽ അവന്റെ വിവേകത്തെ നശിപ്പിക്കുന്നു. ജ്ഞാനം, ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ജ്ഞാനത്തെ മറച്ചുകൊണ്ടാണ് എന്ന് പ്രത്യേകിച്ച് പറയുന്നത് എന്തുകൊണ്ട്? കാരണം വിവേകികളെ കാമം കീഴ്പ്പെടുത്തുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ അജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം കാമം ഒരു വിഷയമല്ല, അവിടെ വിവേകമില്ല. അതുകൊണ്ട് കാമം സഹജമായി, സ്വതന്ത്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ കാമത്തെ നിയന്ത്രിക്കുന്ന ആവശ്യം വരുന്നില്ല. അത് മൃഗങ്ങളിൽ എന്നതുപോലെ സഹജമായ പ്രവൃത്തിയാണ്. അവിടെ വിവേകത്തെ മറച്ചിട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം അവിടെ വിവേകമില്ല. സ്വയം ജ്ഞാനിയെ സംബന്ധിച്ചാണെങ്കിലോ വിവേകമുണ്ട്. കാമത്തെ നിയന്ത്രിക്കുന്നതിനും കാമത്തെ അതിജീവിക്കുന്നതിനും വേണ്ട വിവേകം ഉള്ള വിവേകികൾ യോഗികളിൽ ആ ജ്ഞാനത്തെ, ആർജിതമായ ആ ജ്ഞാനത്തെ കീഴ്പ്പെടുത്തി ആച്ഛാദ്യ ദേഹിനം ശരീരം ആ ജീവനെ കീഴ്പ്പെടുത്തി വിമോഹേതി ഇത് മോഹിപ്പിക്കുന്നു. അത് കാമത്തിന്റെ ശക്തി കാണിക്കാൻ വേണ്ടിയാണ്. അത് ജ്ഞാനികളെപ്പോലും മോഹിപ്പിക്കുന്നു, വിവേകികളെപ്പോലും മോഹിപ്പിക്കുന്നു, യോഗികളെപ്പോലും മോഹിപ്പിക്കുന്നു എന്നിവിടെ പ്രത്യേകിച്ചെടുത്ത് പറയുകയാണ്. ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ, മനഃ മനസ്സ്, ബുദ്ധി ബുദ്ധി, ഇവ അസ്യ ഈ കാമത്തിൻ്റെ അധിഷ്ഠാനം ആശ്രയമായി ഉച്ചതി പറയപ്പെടുന്നു. യേഷ ഈ കാമം ജ്ഞാനം ആവർത്തിയ വിവേകത്തെ മറച്ചുകൊണ്ട് ഈ ദേഹി ഇവകളെ കൊണ്ട് ദേഹിനം ജീവനെ മോഹയതി മോഹിപ്പിക്കുന്നു. ഇന്ദ്രിയാണി മനോബുദ്ധി അസ്യാധിഷ്ഠാനമുച്യതേ ഏതേർ വിമോഹയത്യേഷ ജ്ഞാനം ആവൃത്യ ദേഹിനം തസ്മാത്തും ഇന്ദ്രിയാണ്യാദൌ നിയമ്യ ഭരതർഷഭ ആത്മാനം പ്രജഹിഷ്യേനം ജ്ഞാനവിജ്ഞാനനാശനം തസ്മാത് ഇതേവം തസ്മാത് ഇതിങ്ങനെ ആയതുകൊണ്ട് ഈ കാമം ജീവന്മാരെ വിവേകികളെപ്പോലും മോഹിപ്പിക്കുന്നു. അതുകൊണ്ട് തസ്മാത് അതുകൊണ്ട് ത്വം ഹേ ഭരതശഭ അനയോ ഭരതശ്രേഷ്ഠ നീ ഇന്ദ്രിയാണി ആദോ പൂർവമേവ നിയമ്യ വശീകരിക്കുക. ആദ്യം ഇന്ദ്രിയങ്ങളെ വശീകരിക്കണം, ഇന്ദ്രിയങ്ങളെ സ്വാധീനമാക്കണം. ഇന്ദ്രിയങ്ങളെ സ്വാധീനമാക്കുക എന്ന് പറയുന്നത് ഇന്നതാകാം ഇന്നത് പാടില്ല എന്ന് ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച് ഒരു നിയമം വയ്ക്കുന്നതാണ്. ഇന്ദ്രിയങ്ങളെ വശപ്പെടുത്തുക എന്ന് പറയുന്നു ആ നിയമത്തെ പരിപാലിക്കാനുള്ളതാണ്. മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച് അവർക്ക് നിയന്ത്രണം കാമപ്രേരണ അനുസരിച്ച് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു. ഇവിടെ വിവേകിയായ കർമ്മയോഗിയാണെങ്കിലോ ഇന്ദ്രിയങ്ങൾക്ക് നിയമം വയ്ക്കുന്നു, ഇന്ന വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാം, തന്റെ സാധനയ്ക്ക് അനുകൂലമായ വിഷയങ്ങളിൽ മാത്രം ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, അതിന് പ്രതികൂലമായി വരുന്ന ഒരു വിഷയങ്ങൾ ശബ്ദസ്പർശ രൂപങ്ങളും ഇവിടെ അനുഭവപ്പെടുന്ന ഒരു വിഷയങ്ങളിലും ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നില്ല. അങ്ങനെ തീരുമാനമെടുക്കുന്നു. അപ്പൊ അവിടെ ഇന്ദ്രിയങ്ങളെ സംബന്ധിച്ച് ഇന്ദ്രിയങ്ങളുടെ സഹജമായ പ്രവർത്തനങ്ങളെ തുടർന്നു വരുന്ന മനസ്സിന്റെ സങ്കല്പം ആ സങ്കല്പങ്ങൾക്ക് നിയമിക്കുന്നു. നമ്മളുടെ സങ്കല്പങ്ങൾ മനസ്സ് വരാൻ അനുവദിക്കുന്ന സങ്കല്പിക്കുന്നില്ല. മനസ്സ് ഇന്ദ്രിയങ്ങളും ബുദ്ധിയുമാണ് എന്റെ ആശ്രയം. ഇന്ദ്രിയങ്ങൾ സഹജമായി കാമ്യ വിഷയങ്ങളിലേക്ക് പോകുന്നു. പോകുന്നതിന് മുമ്പും പിമ്പും അതിനെക്കുറിച്ച് മാനസിക സങ്കല്പങ്ങൾ ഉണ്ടാകുന്നു. ആ മാനസിക സങ്കല്പങ്ങളെ മനോരഥങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഇവിടെ യോഗി ചെയ്യുന്നത്. സങ്കല്പിക്കാതിരിക്കുക, കാമസങ്കല്പങ്ങളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. അതാണ് ആ സങ്കല്പങ്ങളെ ഒഴിവാക്കുന്നതോടൊപ്പം മനസ്സ് കൊണ്ട് വിരുദ്ധങ്ങളായ പ്രതികൂലങ്ങളായ വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു. വ്യാപിക്കാതിരിക്കുക, അതിനുവേണ്ടി ബുദ്ധിയോട് തീരുമാനമെടുക്കുക. അത് വിഷയങ്ങൾ നിഷിദ്ധങ്ങളാണ്, ആ വിഷയങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ബുദ്ധിയോട് തീരുമാനമെടുക്കുക. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം സ്വാധീനമായി വരുന്നു. അതാണ് പറയുന്നത്, ആദ്യം ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം വേണം. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കണം. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ പ്രവർത്തിക്കുകയും മനസ്സുകൊണ്ട് അതുകൊണ്ട് പിന്മാറാൻ ശ്രമിക്കുകയും ചെയ്താൽ അത് നടക്കുന്നത്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ പ്രവർത്തിക്കുകയും വിദഗ്ധങ്ങളായ വിഷയങ്ങൾ മനസ്സുകൊണ്ട് നിസ്സംഗത പാലിക്കുകയും ചെയ്യാൻ സാധിക്കത്തില്ല. എന്തുകൊണ്ട്? മനസ്സ് നിസ്സംഗമാണെങ്കിൽ വിവിധ വിഷയങ്ങളിൽ ഇന്ദ്രിയം പ്രവർത്തിക്കത്തില്ല. കാരണം ഇന്ദ്രിയങ്ങളെ വിഷയങ്ങൾ പ്രവർത്തിപ്പിക്കുന്നത് മനസ്സിന്റെ കാമനയാണ്, ആസക്തിയാണ്, തൃഷ്ണയാണ്. ആ തൃഷ്ണയുള്ള മനസ്സിന് നിസ്സംഗതരത്തില്ല. ഒരേ സമയം ഇന്ദ്രിയങ്ങൾ വിരുദ്ധങ്ങളായ നിഷിദ്ധങ്ങളായ വിഷയങ്ങൾ പ്രവർത്തിക്കുക, അതേസമയം മനസ്സാനോട് നിസ്സംഗമായിരിക്കുക, അത് രണ്ട് സാധ്യമല്ല. കർമ്മയോഗിയുടെ നിസ്സംഗ എന്ന് പറയുന്നത് എന്താണ്? അത് ധാർമ്മികമായ വിഷയങ്ങൾ മനസ്സ് പ്രവർത്തിക്കുന്നു, അതിന് കാമമല്ല പ്രേരകമായിരിക്കുന്നത്, ധർമ്മബോധമാണ്. ധർമ്മബോധം കൊണ്ട് ധാർമ്മികമായ വിഷയങ്ങളിൽ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് നിസ്സംഗതമാണ്. ഇതിനെ തെറ്റിദ്ധരിച്ചിട്ട് ചെറുതായിരുന്ന എന്താണ്? കാമപ്രേരണ കൊണ്ട് നിഷിദ്ധങ്ങളായ വിഷയങ്ങളിൽ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നിസ്സംഗത പാലിക്കാമെന്നാണ്. അത് സാധ്യമല്ല എന്നുകൊണ്ട്, കാരണം ആ കാമരാഹിത്യമാണ് മനസ്സിന്റെ നിസ്സംഗത എന്ന് പറയുന്നത്. അത് കാമുകളടക്കം നടക്കത്തില്ല. അതുകൊണ്ട് നിഷിദ്ധങ്ങളായ വിരുദ്ധങ്ങളായ വിഷയങ്ങളിലേക്ക്, നിഷിദ്ധം വിരുദ്ധം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ജീവന്റെ ശ്രേയസ്, അതിന് വിരുദ്ധമായ വിഷയങ്ങളിൽ മനസ്സ് പ്രവർത്തിക്കുകയും തൃഷ്ണ അതിന് പ്രേരകമായിരിക്കുകയും അതേ മനസ്സിൽ നിസ്സംഗത ചെയ്യുകയും അത് സാധ്യമാണ്. മനുഷ്യരെന്ന് പറയുന്നതാണ് തിരിച്ചിട്ട് ഉപയോഗിക്കുക, ഭിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ മനസ്സിൽ ത്യാഗങ്ങളും വേറെയാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുന്നതിന് യാതൊരു വ്യക്തിയില്ല. കാരണം ഭോഗത്തിന് പ്രേരിപ്പിക്കുന്നത് തൃഷ്ണയാണ്. ആ തൃഷ്ണ നിലനിർത്തുന്ന മനസ്സ് ഭരിക്കുന്നു നിസ്സംഗ അനാസക്തിഭാവം വരത്തില്ല, തൃഷ്ണയ്ക്ക് വിരുദ്ധമാണ്. അതേസമയം ധാർമ്മികമായ വിഷയങ്ങളിൽ മനസ്സ് പ്രവർത്തിക്കുമ്പോൾ ഇന്ദ്രിയാർത്ഥം സ്വാഭാവികമായ അല്ലെങ്കിൽ ധർമ്മയുക്തമായ വിഷയങ്ങളിൽ അവിടെ എന്താണ്? കൃഷ്ണയാണ് പ്രേരിപ്പിക്കുന്നത്. അവിടെ ധർമ്മം ബോധമാണ് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നത്. അവിടെ കൃഷ്ണയുടെ ആവശ്യമില്ല. കൃഷ്ണയില്ലാത്ത മനസ്സിലെ അങ്ങനെ ധാർമ്മികമായി പ്രവർത്തിപ്പെട്ടു. അങ്ങനെയുള്ള വിഷയങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സ് സ്വതേ തന്നെ അത് അസംഗമായിരിക്കും, അനാസക്തമായിരിക്കും. അങ്ങനെയുള്ള മനസ്സിന്റെ അനാസക്തിയെ നിസ്സംഗതയെ ദൃഢപ്പെടുത്തുന്നതാണ്. അതൊരു അഭ്യാസത്തിന് കഴിഞ്ഞു അനുഭവം വേണ്ടി തന്നെ മനസ്സ് നിസ്സംഗമായിരിക്കും. പക്ഷെ ഇവിടെ പറയുന്ന അതെന്ന ഏറ്റവും ശക്തമായ കാമപ്രേരണയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കാമപ്രേരണ കൊണ്ട് വിഷയ ഭോഗത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു മനസ്സ് ഒരിക്കലും കൃഷ്ണാധീനമായിരിക്കും, അത് അസംഗമായിരിക്കത്തില്ല. അത് അനാസക്തി ദേശവും കാണത്തില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും ഇന്ദ്രിയങ്ങളെ പിൻവലിക്കാതെ, ഇന്ദ്രിയങ്ങൾ അതിൽ നിന്ന് മാറ്റി നിർത്താതെ നിസ്സംഗത ചെയ്യിക്കാൻ സാധ്യമല്ല. കാരണം കാമത്തിന്റെ പ്രേരണ കൊണ്ട് മനസ്സും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളിലേക്ക് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണോ അങ്ങനെ പ്രവർത്തിക്കുന്നത്, ആ സമയം തന്നെ ആ ജീവൻ ഇന്ദ്രിയത്തിന്റെയും മനസ്സിന്റെയും പ്രവർത്തനത്തിനും കാമത്തിനും കീഴ്പ്പെട്ടിരുന്നു. ആ കാമത്തിന് കീഴ്പ്പെട്ടവർ മനസ്സിനിരിക്കാനും കാമത്തെ നിന്ന് മാറി നീക്കാനും അതിനെ ജയിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നതാണ്, ഇന്ദ്രിയാണി ആദ്യം ഇന്ദ്രിയ നിയന്ത്രണം അതിനൊരു സാധനം വേണ്ട. അങ്ങനെ ബാഹ്യമായി തന്നെ നിയന്ത്രിക്കുക, മനസ്സുകൊണ്ട് നിയന്ത്രിക്കുക. ഇന്ദ്രിയങ്ങൾ അതിന് ഇഷ്ടമുള്ള വിഷയങ്ങൾ ശേഷയ പ്രവർത്തിച്ചു കൊള്ളട്ടെ, ഞാൻ മനസ്സുകൊണ്ട് നിസ്സംഗനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് ഒരിക്കലും സാധ്യമായ കാര്യമല്ല. കൃഷ്ണനെ ഇന്ദ്രിയ ഒരാളിനെയുള്ള ഒരിക്കലും കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. അതുകൊണ്ട് ആദ്യം ചെയ്യണം ഇന്ദ്രിയങ്ങളെ മാതവും ആദ്യം ചെയ്യേണ്ടതാണ്. ആദ്യമായി വേണ്ടത് ബാഹ്യമായ നിയന്ത്രണമാണ്, മാനസികമായ നിയന്ത്രണം അല്ല. ബാഹ്യമായി കാരണം ഇന്ദ്രിയങ്ങൾ, ബാഹ്യമായ കാരണങ്ങൾ അത് സ്ഥൂലങ്ങളാണ്, ബാഹ്യമാണ്. അതിനെ നിയന്ത്രിക്കാം, അതിനെ നിയന്ത്രിക്കുന്ന സ്വാതന്ത്ര്യം എന്താണ് അത് കൊണ്ട്? കാരണം കർമ്മമാണ്. കർമ്മം സംബന്ധിച്ചിടത്തോളം ജീവിത സ്വാതന്ത്ര്യമുണ്ട്. കർത്തും അകർത്തും അന്യതാകർത്തും, അത് ചെയ്യാം ചെയ്യാതിരിക്കാം, വിപരീതമായി പ്രവർത്തിക്കാം, ഇതിനെല്ലാം സ്വാതന്ത്ര്യമുണ്ട്. അപ്പോ ബാഹ്യമായ ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറയുന്നത് കർമ്മത്തിന്റെ വരിയപ്പെടുന്നതാണ്. അപ്പൊ അത് ചെയ്യാനും ചെയ്യാതിരിക്കാനും അല്ലെങ്കിൽ വിപരീതമായി ചെയ്യുന്നതിനെല്ലാം മനുഷ്യന് സ്വാതന്ത്ര്യമുണ്ട്, ജീവിത സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിച്ചിട്ട് ബാഹ്യമായ ഇന്ദ്രിയ കർമ്മങ്ങളെ, കാരണകർമ്മങ്ങളെ ആദ്യം നിയന്ത്രിക്കുക, അതാണ് ഇന്ദ്രിയ നിയന്ത്രണത്തിന് പ്രധാനമായി ആദ്യമായി. അതാണ് അതിന് പൂർവമേവ ആദവും ചെയ്യുക, അതാണ് ഇന്ദ്രിയ നിഗ്രഹത്തിന്റെ തുടക്കം. മനസ്സുകൊണ്ട് നിയന്ത്രിക്കുന്നത് രണ്ടാണ്, അല്ലെങ്കിൽ മനസ്സിൽ രാസങ്ങളെ അനുഭവിക്കുന്നത് രണ്ടാണ്. അത് നിയന്ത്രിച്ചതിന് ശേഷം അങ്ങനെ നിയന്ത്രിക്കുന്നവന്റെയും ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നവന്റെയും മനസ്സ് വിഷയങ്ങളിൽ പോകും. അങ്ങനെ പോകുന്നിടത്ത് മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനാണ് രണ്ടാമത്തെ നിയന്ത്രണത്തെ കുറിച്ച് പറയുന്നത്. അവിടെയാണ് മനസ്സിന്റെ നിസ്സംഗതയും മനസ്സിന്റെ ഉദാസീനതയും മനസ്സിന്റെ അനാസക്തിയും എല്ലാം ശീലിക്കേണ്ടത്. അവിടെയാണ് ആദ്യം ബാഹ്യമായുള്ള നിയന്ത്രണം. ആ ഇന്ദ്രിയങ്ങളുടെ ബാഹ്യമായ നിയന്ത്രണത്തിനാണ് നമ്മൾ ബ്രഹ്മചര്യം സന്യാസം എന്നെല്ലാം പറയുന്നത്. അപ്പൊ അത് ബാഹ്യ നിയന്ത്രണം എന്ന് പറയുന്നതാണ് ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. ആണോ മുഖ്യമായി പ്രധാനമായി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ പ്രവർത്തിപ്പിക്കാതെ അതാണ് പ്രവർത്തിപ്പിച്ചിട്ട് അസംഗമാകുക, പ്രവർത്തിപ്പിക്കാതെ വശീകരിച്ച് അതിന്റെ സ്വാധീനമാക്കിയിട്ട് ജീവന്റെ ഇച്ഛയ്ക്ക് അധീനമാക്കിയിട്ട് സാധാരണ മനസ്സിൽ കാമസങ്കല്പം വരുന്നു, ആ സങ്കല്പത്തിനെ തുടർന്ന് ജീവൻ ഇച്ഛിക്കുന്നു, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രവർത്തിക്കുന്നു. വശീകരണം എന്ന് പറയുന്നതാണോ മനസ്സ് കാമസങ്കല്പങ്ങൾ ഉദയം ചെയ്യുന്നു, പക്ഷെ ജീവൻ ഇച്ഛിക്കുന്ന അങ്ങനെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിന് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നതിനാണ് ഇച്ഛിക്കുന്നത്. ആ ഇച്ഛയ്ക്ക് അധീനമായി തീരുന്ന ഇന്ദ്രിയങ്ങൾ അതിനുള്ള മാനസിക ബലം അവരുടെ സാധനങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ആ ഇച്ഛയ്ക്ക് അധീനമായി തീരുന്ന ഇന്ദ്രിയങ്ങൾ, ഇച്ഛയ്ക്ക് വിപരീതമായ ഇന്ദ്രിയങ്ങൾ സ്വേച്ഛയ വിഷയങ്ങളിൽ പ്രവർത്തിക്കത്തില്ല. അങ്ങനെ വശീകരിച്ചിട്ട് സ്വാധീനമാക്കിയിട്ട് എന്താണ് പാപമാനം പാപാചാരം കാമം പ്രതിഭീഹി പരിത്യസ ഏനം പ്രമുദം വരണം ജ്ഞാനവിജ്ഞാനനാശനം. ഈ പാപമാനം പാപാചാരം പാപത്തെ പ്രവർത്തിപ്പിക്കുന്നത് തന്റെ ധർമ്മത്തിന് വിരുദ്ധമായ ബ്രഹ്മചര്യം സന്യാസം എന്ന ഈ ധർമ്മം ആ ധർമ്മത്തിന് വിരുദ്ധമായ അത് പാപമാണ്. ആ പാപത്തെ പ്രവർത്തിപ്പിക്കുന്നതായ ഈ കാമത്തെ ഉള്ളിലിരിക്കുന്ന ആ കാമത്തെ പരിത്യക്ക അതിനെ ഉപേക്ഷിക്കുന്നു, തിരിക്കൂ, പൂർണ്ണമായും അതിനെ പരിത്യജിക്കൂ എന്നാണ് ഏനം പ്രകൃതം വരണം. ഇതാണ് ശത്രു. ഈ ശത്രുവാണ് ബാഹ്യ ശത്രുക്കളെ ആ സൃഷ്ടിക്കുന്നത്. ആ കാമത്തിന് പ്രതിഫലനം അതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടാകുമ്പോഴാണ് ബാഹ്യമായ ശത്രുക്കളാണ്. അതുകൊണ്ട് ഉള്ളിലിരിക്കുന്ന കാമമാണ് മുഖ്യം. ആ കാമത്തെ പരിത്യജ പൂർണ്ണമായും ഉപേക്ഷിക്കും വരണം. അതെന്ത് ചെയ്യുന്നു? ജ്ഞാന വിജ്ഞാന നാശനം, അജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്നു. ജ്ഞാനം ശാസ്ത്രത ആചാര്യത ആത്മാദീന അവബോധ. ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ശാസ്ത്രത്തിൽ നിന്നും ആചാര്യത ആത്മാധീന ആത്മാവ് തുടങ്ങിയ തത്വങ്ങളെ കുറിച്ചുള്ള അവബോധം, അതാണ് ജ്ഞാനം. അതുകൊണ്ട് ജ്ഞാന വിജ്ഞാനങ്ങളും രണ്ടെണ്ണം പറഞ്ഞു. അതിന്റെ പ്രത്യേകത എടുത്തു പറയുന്നു, ജ്ഞാന വിജ്ഞാന നാശനമാണ് ഈ കാണും. അത് ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ശാസ്ത്രത്തിൽ നിന്നും ഗുരുവിൽ നിന്നും ആത്മ തത്വഗ്രഹണം നേടുന്നതായ ആത്മതത്വഗ്രഹണം, അതാണ് ജ്ഞാനം. അതിനെ നശിപ്പിക്കും. കാമം നശിപ്പിക്കുന്നു എങ്ങനെ? ശാസ്ത്രത്തിൽ നിന്നും ഗ്രഹിച്ച് ഗുരു ഉപദേശിച്ച് രണ്ടിൽ നിന്നും ഉള്ളിൽ അറിവുണ്ട്, തത്വത്തിന്റെ സ്മരണയുണ്ട്. പക്ഷെ കാമം ശക്തമാകുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ വിവേകം നശിച്ചുപോകും. നിഷിദ്ധമായ വിഷയങ്ങളിൽ മനസ്സും ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ചു പോകും. അതാണ് ഈ കാമം ജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ആ സമയത്ത് തന്നെ സ്മരിക്കാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം വിഷയാനുഭവത്തിന് ശേഷം സ്മരിക്കും. പക്ഷേ സ്മരണകൊണ്ട് പ്രയോജനമില്ല. കാരണം അവിടെ നശിച്ചു കഴിഞ്ഞു, ജ്ഞാനം നശിച്ചു കഴിഞ്ഞു. വിജ്ഞാനമോ വിജ്ഞാനത്തെയും നശിപ്പിക്കും. വിശേഷത അതിന്റെ അനുഭവം, വിശേഷമായിട്ടുള്ള അതിന്റെ അനുഭവം. അപ്പോ വിശേഷമായിട്ടുള്ള അനുഭവം ഉണ്ടായാലും കാമം ബാധിക്കുമോ? ബാധിക്കും. അതാണ് വിജ്ഞാന വിശേഷതയുടെ അനുഭവം. തത്വജ്ഞാനത്തെ ശാസ്ത്രത്തിൽ നിന്നും ഗുരുവിൽ നിന്നും ഗ്രഹിച്ച് അത് മനനം ചെയ്ത് അത് അനുഭവമായി അനുഭൂതിയായി സ്വാംശീകരിച്ച വ്യക്തിയെ പോലും കാമം ഏർപ്പെടുത്തും എന്നാണ്. അതാണ് വിജ്ഞാനത്തെയും അത് നശിപ്പിക്കുന്നു എന്ന് പറയുന്നു. അവിടെയും കാമം പ്രാരബ്ധ രൂപത്തിൽ അനുഭവമുള്ള ജ്ഞാനിയെ കൂടി അത് ആ കാമം ആ അനുഭവത്തെ കൂടി നശിപ്പിക്കും. അതുകൊണ്ടാണ് പലയിടത്തും പറയുന്നത് തത്വജ്ഞാനിയും മുക്തനല്ല എന്ന് പറയുന്നു. കാരണം മുക്തിയെ ബാധിക്കുന്ന ആ അനുഭവത്തെ കൂടി ബാധിക്കുന്ന ശക്തി ഈ കാമത്തിനുണ്ട്. അതെന്ന് പറയുന്നതാണ് വിമോഭേദി, വിശേഷണം മോഹിപ്പിക്കുന്നു. അനുഭവജ്ഞാനികളെ കൂടി അത് മോഹിപ്പിക്കുന്നു. സാധാരണ സാധനങ്ങളുടെ കാര്യം പറയാനില്ല. അതാണ് വിശേഷതാത്തനുഭവം എന്ന് പ്രത്യേകമെടുക്കുക. ജ്ഞാന വിജ്ഞാനങ്ങളെ നിർദ്ദേശിപ്പിക്കുന്നു. ജ്ഞാന വിജ്ഞാന യോഗോ ശ്രേയപ്രാപ്തി വ്യക്തവും നാശനം നാശകരം ആത്മന പരിത്യജം. തന്റെ ജ്ഞാനവിജ്ഞാനങ്ങൾ ശ്രേയപ്രാപ്തി ഹേതുവായിരിക്കുന്നു. സംസാര മോചനത്തിന് കാരണമായിരിക്കുന്ന ഈ ജ്ഞാനവിജ്ഞാനങ്ങൾ ആർജിതമായ ജ്ഞാനത്തിന്റെയും ആത്മനിഷ്ഠമായ അനുഭവത്തിന്റെയും നാശകരം നാശത്തെ നിന്നതായ ഈ കാമത്തെ പരിത്യജിക്കുന്നു. കാമത്തിന്റെ ശക്തി അത് വളരെ വളരെ ദുർനിഗ്രഹമാണ്. പോലും അതിനെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് ഞാനികൾക്ക് കൂടി ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അർജുനോട് പറയുന്നു, നീ കർമ്മയോഗിയാണ്, കർമ്മയോഗി കാര്യത്തിൽ വളരെ ശ്രദ്ധാലുവായിരിക്കണം. ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല എന്ന് അർജുനെ ബോധ്യപ്പെടുത്തുകയാണ്. കാമം സർവരെയും മോഹിപ്പിക്കുന്നു. അതുകൊണ്ട് ത്വം നീ ആദൌ ആദ്യമായി അല്ലെങ്കിൽ മുഖ്യമായി ഇന്ദ്രിയാണ് നിയമ്യ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചിട്ട് സ്വാധീനമാക്കിയിട്ട് ജ്ഞാന വിജ്ഞാന നാശനം, ജ്ഞാനത്തെയും അനുഭവത്തെയും നശിപ്പിക്കുന്നതായ ഏലം പാപ്മാനം ഈ പാപാചാരിയായ കാമത്തെ പൂർണ്ണമായും പരിത്യജിക്കും. ത്യാഗം സന്യാസിയുടെ ത്യാഗം എന്ന് പറയുന്നത് എന്താണ്? കാമത്തിന്റെ ത്യാഗമാണ്. കാമത്യാഗമാണ് ഇവിടെ മുഖ്യമായിട്ടിരിക്കുന്നത്. ബാക്കിയുള്ള ഉപേക്ഷിക്കുന്നതോ ബന്ധുക്കളെ ഉപേക്ഷിക്കുന്നതോ ഒന്നും മുഖ്യമായ ത്യാഗമല്ല. മുഖ്യമായ ത്യാഗം കാമത്തിന്റെ ത്യാഗം. എന്തുകൊണ്ട് ബാക്കിയുള്ള എന്നാ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒന്നാണ് കാമം. ആ കാമം ആ തൃഷ്ണ ഒന്നിൽ ഉപേക്ഷിക്കുമ്പോൾ വേറൊന്നിൽ അത് പിടിമുറുക്കുന്നതാണ് എന്റെ സ്വഭാവം. എവിടെയെങ്കിലും അവരെയൊക്കെ ബന്ധിപ്പിക്കും ഏതെങ്കിലും ഒരു വിഷയം. അതുകൊണ്ട് അതിന്റെ ത്യാഗമാണ് സന്യാസം. കാമത്തിന്റെ ത്യാഗത്തെയാണ് സന്യാസം എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ആ പാപാചാരിയെ ഉപേക്ഷിക്കുന്നുശനം അതുകൊണ്ട് മുഖ്യമായ പങ്ക് വഹിക്കുന്ന ആ ഇന്ദ്രിയങ്ങൾ അത് ജ്ഞാനേന്ദ്രിയങ്ങളാണ്. അത് വിഷയജ്ഞാനത്തിലൂടെ വിഷയജ്ഞാനത്തെ ഉണ്ടായിക്കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അത് പിന്നെ ദേഹം സ്ഥൂലം ബാഹ്യം പരിസരം അപേക്ഷ പരാണി പ്രതിഷ്ഠാനി ബാഹ്യമായിരിക്കുന്ന സ്ഥൂലമായിരിക്കുന്ന പരിച്ഛിന്നമായിരിക്കുന്ന ദേഹത്തെ അപേക്ഷിച്ച് അത് പ്രതിഷ്ഠമാണ്, പരമം പ്രതിഷ്ഠമാണ്. എന്തുകൊണ്ട് സൂക്ഷ്മയാണത്? ദേഹത്തെ അപേക്ഷിച്ചത് സൂക്ഷ്മമാണ്. ആന്തരസ്ഥത്വ ദേഹം ബാഹ്യമാണ്, അത് ആന്തരികമാണ്. വ്യാപിത്വ ദേഹം പരിച്ഛിന്നമാണ്, അത് വ്യാപകമാണ്. ഇന്ദ്രിയങ്ങൾ ദേഹത്തെ അപേക്ഷിച്ച് കൂടുതൽ ദേശത്ത് അത് വ്യാപിക്കുന്നു, കൂടുതൽ വിഷയങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നു. കൂടുതൽ വിഷയങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം ജീവൻ ഉണ്ടാകുന്നതിന് അത് കാരണമായിരിക്കുന്നു. അതുകൊണ്ട് അത് കാരണമാണെന്ന് പറയുന്നു, പ്രതിഷ്ഠമാണെന്ന് പറയുന്നു. ബാഹ്യമായ ശരീരം, അത് ശരീരം കൊണ്ട് മുഖ്യമായി ഉദ്ദേശിക്കുന്നത് കർമ്മേന്ദ്രിയങ്ങൾ. ഈ കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം ശരീരത്തിലൂടെ ജീവൻ കാമത്തെ അനുഭവിക്കുന്നതിന് മുഖ്യമായി ആശ്രയിക്കുന്നത് കർമ്മേന്ദ്രിയങ്ങളാണ്. പക്ഷെ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളാണ്. അപ്പൊ ആ കർമ്മേന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ കുറച്ചുകൂടി സൂക്ഷ്മമാണ് എന്ന് പറയുമ്പോൾ കർമ്മേന്ദ്രിയങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മ കരണങ്ങളാണ്, കർമ്മത്തിന് ഉപകരിക്കുന്ന കരണങ്ങൾ. ആ കരണങ്ങളെ അപേക്ഷിച്ച് അതാണ് ഞാൻ ഇവിടെ സ്ഥൂലദേഹങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രവർത്തിക്കുന്ന കരണങ്ങൾ, കാമ്യമായ വിഷയങ്ങൾ പ്രവർത്തിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളാകുന്ന കരണങ്ങൾ, ആ കരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് ഈ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവർത്തനം സ്ഥൂലമായി ഭാഗ്യമായി നിയന്ത്രിക്കുന്നതിന് പ്രയാസമാണ് ജ്ഞാനേന്ദ്രിയങ്ങളെ. മാത്രമേ കർമ്മേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റൂ. എന്തുകൊണ്ട്? ജ്ഞാനേന്ദ്രിയങ്ങൾ ആദ്യം വിഷയബോധത്തെ ഉണ്ടാകുന്നു. ആ വിഷയബോധം തന്നെ ഉള്ളിലിരിക്കുന്ന കാമത്തെ ഉണർത്തുന്നു. ആ കാമം ഉണർന്നു കഴിഞ്ഞാൽ കർമ്മേന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാതിരിക്കാൻ നിവർത്തിയില്ല. കർമ്മേന്ദ്രിയങ്ങൾ അതാത് വിഷയങ്ങളിൽ പ്രവർത്തിച്ചു പോകുന്നു. സ്ഥൂലമായിരിക്കുന്ന കർമ്മേന്ദ്രിയങ്ങളുടെ ബാഹ്യമായ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായിരിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങൾ സ്വാധീനിക്കുന്നു. അതിന്റെ ശക്തി വലുതാണ്, അതുകൊണ്ട് അതിനാണ് പ്രകൃഷ്ടം എന്ന് പറഞ്ഞത്. കർമ്മേന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് ജ്ഞാനേന്ദ്രിയങ്ങളുടെ ശക്തി വളരെ വലുതാണ്, അതുകൊണ്ട് അതിനെ പറഞ്ഞു എന്താണത്? പ്രകൃഷ്ടമാണ് എന്ന് പറയുമ്പോൾ അതിനെ നിയന്ത്രിക്കുന്നതും ശ്രമകരമാണ്. കർമ്മേന്ദ്രിയങ്ങളുടെ നിയന്ത്രിക്കുന്നതിനെ അപേക്ഷിച്ച് എന്തുകൊണ്ട്? കൈകാലുകൾ പ്രവർത്തിക്കുന്നു, ഒരു വസ്തുവിനെ ഗ്രഹിക്കുന്നു, പാദം കൊണ്ട് സഞ്ചരിക്കുന്നു, അതെല്ലാം തടഞ്ഞു വയ്ക്കാം, വേണ്ട എന്ന് കരുതാം. പക്ഷേ കണ്ണിനെ, കാണുന്ന കണ്ണിനെ തടയുക, കേൾക്കുന്ന ചെവിയെ തടയുക, അതുപോലെ ചെയ്യാൻ സാധ്യമല്ല. അതിന് കേട്ടേ മതിയാവൂ, കണ്ടേ മതിയാവൂ, അതാണ് ആ ഇന്ദ്രിയങ്ങളുടെ അവസ്ഥ. അതുകൊണ്ടാണ് അത് പ്രകൃഷ്ടമെന്ന് പറഞ്ഞത്. അത് കുറച്ചുകൂടി സ്വതന്ത്രമാണ്, കർമ്മേന്ദ്രിയങ്ങളെപ്പോലെയല്ല. കർമ്മേന്ദ്രിയങ്ങളെ പിടിച്ചു നിർത്തും, പക്ഷേ ജ്ഞാനേന്ദ്രിയങ്ങളെ പിടിച്ചു നിർത്താൻ പ്രയാസമാണ്. അത് കൂടുതൽ സ്വതന്ത്രമാണ്. എന്തുകൊണ്ട്? അത് സൂക്ഷ്മമാണ്, കൂടുതൽ വ്യാപിയാണ്, അത് കൂടുതൽ ആന്തരമാണ്. ജീവന്റെ ഇച്ഛയ്ക്ക് അത് എളുപ്പം വഴങ്ങുന്നതല്ല, അതുകൊണ്ട് അത് പ്രകൃഷ്ടമാണെന്ന് പറഞ്ഞു. തഥാ അതുപോലെ തന്നെ ഇന്ദ്രിയേഭ്യ പരം മനഃ, അതിനേക്കാൾ വിഷമമാണ് മനസ്സ്. എന്തുകൊണ്ടത്? ഇന്ദ്രിയങ്ങളെക്കാൾ പ്രകൃഷ്ടമാണ്, കൂടുതൽ സ്വാധീനമുള്ളവയാണ്, കൂടുതൽ ശക്തിമത്താണ് മനസ്സ്. കണ്ണുകൊണ്ട് കാണണ്ട എന്ന് കരുതി കണ്ണുടച്ചാലും മനസ്സ് കാണും. ചെവി കൊണ്ട് കേൾക്കണ്ട എന്ന് കരുതി ചെവി പൊത്തിയാലും എന്ത് ചെയ്യും? മനസ്സ് കേൾക്കും. അപ്പോൾ എന്തു വരുന്നു? ഇന്ദ്രിയങ്ങളെ, ആ ജ്ഞാനേന്ദ്രിയങ്ങളെ നിയന്ത്രി ഇച്ഛിച്ചാലും മനസ്സിന് നിയന്ത്രിക്കാൻ കഴിയത്തില്ല. അതാണ് അതിന്റെ പ്രകൃഷ്ടത. അപ്പോ കാമത്തിനാശ്രയമായിരിക്കുന്ന ബാഹ്യകരണങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ഇത് ഉപരിപരി ഓരോന്നും കൂടുതൽ കൂടുതൽ ശക്തങ്ങളാണ് ജീവനെ കാമ്യ വിഷയങ്ങളിലേക്ക് പ്രവർത്തിപ്പിക്കുന്നതിന് കൂടുതൽ ശക്തിയുള്ളവയാണ് ഇത് ഓരോന്നും. മനസ്സങ്കല്പ വികല്പാത്മകം, മനസ്സ് സദാസമയവും വിഷയധ്യാനത്തിൽ തന്നെ കഴിയുന്നവയാണ്. അതിനെ ഇന്ദ്രിയങ്ങൾ നിഗ്രഹിച്ചാലും നിഗ്രഹിക്കാൻ പ്രയാസമുള്ളതാണ്. എന്തുകൊണ്ട്? അത് ഇതിനേക്കാൾ അപേക്ഷിച്ച് സൂക്ഷ്മമാണ്, കൂടുതൽ ആന്തരമാണ്, കൂടുതൽ വ്യാപിയാണ്. അതായത് ജീവന്റെ സ്വാധീനത്തിൽ നിന്ന് അതെപ്പോഴും അകന്നിരിക്കുന്ന വസ്തുവാണ്. തഥാ മനസ്സസ്തു പരാബുദ്ധി നിശ്ചയാത്മിക. ഒരു വിഷയാനുഭവത്തിന് തൊട്ടു മുമ്പിൽ പ്രവർത്തിക്കുന്നത് ഏതോ അതിനാണ് ബുദ്ധി എന്ന് പറയുന്നത്. മനസ്സിൽ വിഷയങ്ങളെക്കുറിച്ച് സങ്കല്പം ഉണ്ടാകുന്നു. അവിടെ അത് വേണമോ വേണ്ടയോ എന്ന് മനസ്സിലൊരു വികല്പം ഉണ്ടാകുന്നു. ആ വികല്പം ഉണ്ടാകുന്ന സമയത്ത് കാമം ശക്തമാണ്. എന്ത് ചെയ്യും? നിശ്ചയാത്മിക ബുദ്ധി, ബുദ്ധി പ്രവർത്തിക്കും. അതിനെ നിയന്ത്രിക്കുക, ഇതിനെല്ലാം പ്രയാസമാണ്. കാരണം മനസ്സിന്റെ സങ്കല്പ വികല്പങ്ങൾ വരുമ്പോൾ ജീവന് ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്താണ്? വേണമെന്നും വേണ്ടെന്നും വയ്ക്കാം. പക്ഷെ ആ സ്വാതന്ത്ര്യത്തെ എന്ത് ചെയ്യുന്നു? ബുദ്ധി നശിപ്പിച്ചു കളയുന്നു. അത് വേണമെന്ന് തീരുമാനമെടുക്കും. വേണ്ട എന്നല്ല, വേണ്ട എന്ന് തീരുമാനിച്ചാലും അത് ബുദ്ധിയുടെ പ്രവൃത്തിയാണ്. പക്ഷേ കാമത്തിന്റെ കാമം സഹകാരിയായിരിക്കുമ്പോൾ ബുദ്ധി എന്ത് ചെയ്യുന്നു? വേണമെന്ന് തീരുമാനിക്കുന്നു. അപ്പൊ വിവേകം ആണ് വേണ്ട എന്ന് ബോധിപ്പിക്കുന്നത്. പക്ഷെ ഈ നിശ്ചയാത്മികയായിരിക്കുന്ന കാമം സഹകാരിയായിരിക്കുന്ന ബുദ്ധി എന്ത് ചെയ്യുന്നു? തീരുമാനിക്കുന്നു വേണം. ആ വിഷയത്തിലേക്ക് ആ ജീവനെ ബലാൽ നിയോഗിക്കുന്നു. അതുകൊണ്ട് അത് എന്തുവരുന്നു? ഈ മനസ്സിനെക്കാളും സങ്കല്പ രൂപത്തിലിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ വിഷയാനുഭവമില്ല. ബുദ്ധിയാണ് ആ ജീവനെ വിഷയാനുഭവത്തിൽ കൊണ്ടെത്തിക്കുന്നത്. ബുദ്ധിയുടെ തീരുമാനമാണ്. അതുകൊണ്ട് മനസ്സിനേക്കാൾ ഉപരിയായി നിന്ന്, മനസ്സിനേക്കാൾ സൂക്ഷ്മമായി നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ബുദ്ധി ജീവനെ വിഷയാനുഭവത്തിലെത്തിച്ചേർക്കുന്നു. അത് ബുദ്ധിയുടെ പ്രവൃത്തി. അത് കൂടുതൽ പരമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ മനോനിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, ബുദ്ധിയുടെ നിയന്ത്രണം, അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഇതിന്റെ ക്രമത്തെക്കുറിച്ച് പറയുന്നത്. ആദ്യം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കാതിരിക്കുക. അങ്ങനെ പ്രവർത്തിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ മനസ്സ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും, മനസ്സിൽ സങ്കല്പങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആ മനസ്സിനെ സങ്കല്പങ്ങളെ ഒഴിവാക്കുക. മനസ്സിന്റെ സങ്കല്പങ്ങൾ എങ്ങനെ ഒഴിവാക്കും? മനസ്സിന്റെ പിന്നിലിരിക്കുന്ന ബുദ്ധിയെ ഉപയോഗിച്ചിട്ട്. ബുദ്ധിയുടെ സ്വഭാവം എന്താണ്? നിശ്ചയാത്മികമാണ്. അത് രണ്ടു തരത്തിലും നിശ്ചയിക്കാം. ഒന്ന്, അത് കാമത്തിന് കീഴ്പ്പെട്ട് നിശ്ചയങ്ങൾ എടുക്കും. മറ്റൊന്ന്, കാമത്തിന് വിരുദ്ധമായി കാമത്തിനെ ജയിക്കുന്നതിനുള്ള തീരുമാനങ്ങളും എടുക്കും. അപ്പോൾ ആ ബുദ്ധിയെ കാമത്തിന് കീഴ്പ്പെടാതെ ആ ബുദ്ധി ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മനസ്സിന്റെ വികല്പം, അതായത് മനസ്സിന്റെ ചാഞ്ചാട്ടത്തിൽ നിന്നും ഒരു ജീവന് രക്ഷപ്രാപിക്കാൻ പറ്റും. ബുദ്ധിയെ ശരിയായി ഉപയോഗിച്ചു കഴിഞ്ഞു. അങ്ങനെ ബുദ്ധി ശരിയായി ഉപയോഗിക്കുന്ന ആ ബുദ്ധിയാണ് വിവേകം എന്ന് പറയുന്നത്. അപ്പൊ നിശ്ചയാത്മികയായ വിവേക രൂപത്തിലുള്ള ബുദ്ധി ഉപയോഗിച്ച് ജ്ഞാനത്തെ ഉപയോഗിച്ചും ആ കാമത്തെ കീഴ്പ്പെടുത്തണം. കാമം സ്വാധീനിച്ചിരിക്കുന്ന മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും വശീകരിക്കണം, സ്വാധീനമാക്കണം. അതാണ് ബുദ്ധിയുടെ ജോലി. പക്ഷേ അതിന് കേവലം ബുദ്ധിയോട് പറയുകയാണ്, ഈ കാമത്തിന്റെ പുറകിൽ പോകരുത് എന്ന് പറഞ്ഞ് പോകാതിരിക്കാൻ പറ്റത്തില്ല ബുദ്ധിക്ക്. അതിനെന്ത് വേണം? തഥാ യഹ സർവദൃശ്യേഭ്യോ ബുദ്ധി അന്ത്യേഭ്യോ ആഭ്യന്തരോ യം ദേഹിനം ഇന്ദ്രിയാദ്ഭി ആശ്രയി യുക്തഃ കാമഃ ജ്ഞാനാവരണദ്വാരേണ മോഹയതി ഇത്യുക്തം സ ബുദ്ധേ ദൃഷ്ട പര ആത്മാ പറയും. അതിന് ബുദ്ധിയുടെയും പരമായിരിക്കുന്നു. ബുദ്ധിയേക്കാൾ സൂക്ഷ്മമാണ്, ബുദ്ധിയേക്കാൾ ആന്തരമാണ്, ബുദ്ധിയേക്കാൾ വ്യാപിയാണ്. അങ്ങനെയിരിക്കുന്ന ആത്മാവിനെ ആശ്രയിക്കും. കാമത്തെ നിയന്ത്രിക്കുക, കാമത്തെ അതിജീവിക്കുക. ആദ്യം കാമത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഉപായങ്ങളാണ് പറഞ്ഞത്. അതിനെ ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ, മനസ്സിന്റെ തലത്തിൽ, ബുദ്ധിയുടെ തലത്തിൽ അതിനെ നിയന്ത്രിക്കുക. അതിനെ അതിജീവിക്കുന്നതിനോ സർവദൃശ്യേഭ്യോ ബുദ്ധ്യന്തേഭ്യോ, ഇവിടെ പറഞ്ഞ ബുദ്ധി വരെയുള്ള സൂക്ഷ്മമായ വിഷയങ്ങളിൽ നിന്നും അന്തരഹ ഇയം ദേഹിനം ആത്മാവിനെ ഇന്ദ്രിയാദിഭി ആശ്രയയുക്ത കാമഹ, ഇന്ദ്രിയാദി ആശ്രയങ്ങളോടുകൂടി ചേർന്ന ആ കാമം ഏതൊരു ദേഹിയെയാണോ ഞാൻ ആവരണദ്വാരേണ മോഹയതി, ഞാൻ ആവരണമായി നിന്നുകൊണ്ട് വിവേകത്തിന് മറയായി നിന്നുകൊണ്ട് ഏതൊരാത്മാവിനെയാണോ ഏതൊരു ജീവനെയാണോ മോഹിപ്പിക്കുന്നത് സ ബുദ്ധേ ദൃഷ്ട പര ആത്മ, അവനാണ് ബുദ്ധിക്ക് ദൃഷ്ടാവായിരിക്കുന്ന പരനായിരിക്കുന്ന ആത്മാവ്. ആത്മാവ് ഈ ബുദ്ധിയാദി ഉപാധികളോടുകൂടി ചേർന്ന് ജീവഭാവത്തിലിരിക്കുമ്പോൾ ആ ജീവനെ ഇതെല്ലാം കൂടി ചേർന്ന് മോഹിപ്പിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞത്. ആത്മാവിനെ പരംബുദ്ധു അടുത്ത് പറഞ്ഞു. അതിനെ അറിഞ്ഞുകൊണ്ട് വേണം ഇതിൽ നിന്നും ഇതിനെ ജയിക്കേണ്ടത്, കാമത്തെ അതിജീവിക്കേണ്ടത്. കാമത്തെ നിയന്ത്രിക്കുക അതാദ്യം, കാമത്തെ അതിജീവിക്കുക അതവസാനം. രസോപ്യസ്യ പരം ദൃഷ്ട നിവർത്തതയെ മുമ്പും പറഞ്ഞിട്ടുണ്ട്. ആ രസം, ആ തൃഷ്ണ, അതിനെ പരം ദൃഷ്ട, ആ പരമാത്മജ്ഞാനം കൊണ്ട് അതിനെ അതിജീവിക്കണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇതിന്റെ ക്രമത്തിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച്, ഇത് എങ്ങനെ ജീവനെ കീഴ്പ്പെടുത്തുന്നു, എങ്ങനെ കാമം ഇവയിലൂടെ ജീവനിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ബുദ്ധിക്ക് അപ്പുറമുള്ള ഒരു കർമ്മയോഗിയും ജ്ഞാനിയും ഈ കാമത്തെ അതിജീവിക്കേണ്ടത് നടത്തു പറയാൻ പോകുന്നു. ഇന്ദ്രിയാണി സ്രോതസ്സു പരാണി ആഹോ, ഇന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് പരമാകുന്നു, പ്രകൃഷ്ടമാകുന്നു. ഇന്ദ്രിയേഭ്യ പരം മനഃ, മനഃ ഇന്ദ്രിയേഭ്യ പരം, മനസ്സ് ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് പരമാണ്. മനസ്സസ് പരാബുദ്ധി, മനസ്സിനെ അപേക്ഷിച്ച ബുദ്ധിയാണ് പരം പ്രകൃഷ്ടം. യോ ബുദ്ധേ പരത ഏതൊന്നാണോ, ഏതൊന്നാണോ ബുദ്ധിക്ക് പരമായിരിക്കുന്നത് സഹ, അതാണ് ആത്മാവ്. ഇന്ദ്രിയാണി പരാണ്യാഹുഃ, ഇന്ദ്രിയേഭ്യ പരം മനഃ, മനസ്സസ്തു പരാബുദ്ധിർ. യോ ബുദ്ധേ പരതസ്തു സഹ. ഇത് ഉപനിഷത്തിൽ തന്നെ വരുന്ന ഒരു മന്ത്രത്തിന്റെ തന്നെ രൂപമാണത്. ഏവം ബുദ്ധേ പരം ബുദ്ധ്വാ സമസ്തഭ്യാത്മാനം ആത്മനാ ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. തുടക്കം ഇത്രയും വിശദീകരിച്ച് ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സും ബുദ്ധിയുടെയും ഒരു ക്രമത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. ഇതുകൊണ്ടെന്താണ് യം ബുദ്ധിയെ പരം ആത്മാനം ബുദ്ധ ജ്ഞാത്വ, ഈ കാമത്തെ അതിജീവിക്കുന്നതിന് ഉള്ള വഴി എന്താണ്? ബുദ്ധിയെ പരം ആത്മാനം ബുദ്ധ, ഈ ബുദ്ധിക്കും അപ്പുറമായിട്ടുള്ള ആത്മാവിനെ ബുദ്ധ അറിഞ്ഞിട്ട്. ബുദ്ധിയെ പരം ബുദ്ധ, ബുദ്ധിക്കപ്പുറമുള്ള ആത്മാവിനെ അറിഞ്ഞിട്ട് ഞാക്കുക, അറിഞ്ഞിട്ട് തന്നുണ്ടായില്ല സംസ്തഭ്യ സമ്യക് സ്തംഭനം കൃത്വ ആത്മാനം സ്വേനൈവ ആത്മന സംസ്കൃതേന മനസ്സ സമ്യക് സമാധായ. ഈ ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് എന്നർത്ഥം സംസ്തഭ്യ സമ്യക് സ്തംഭനം കൃത്വ എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാനം തന്നെ, ഒരു ജീവൻ സ്വയം തന്നെ തന്നെ സ്വേനൈവ ആത്മന ആത്മന ആത്മാനം സംസ്തഭ്യന ആത്മന ആത്മാവിനെ കൊണ്ട്. ആത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്കൃതേന മനസ്സ, സംസ്കൃതമായ മനസ്സുകൊണ്ട് ആത്മാനം തന്നെ ആ ജീവൻ തന്നെ സംസ്തഭ്യ സ്തംഭനം കൃത്വ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ തന്റെ സ്തംഭനം തന്നെ തന്നെ നിർത്തുക എന്നാണ്. തന്റെ മനസ്സിനെ, തന്റെ ഇന്ദ്രിയങ്ങളെ, തന്റെ ബുദ്ധിയെ എല്ലാം തനിക്ക് അധീനമാക്കി തന്നെ നിർത്തുക, അതാണ് തന്നെ സ്വയം സ്തംഭിപ്പിക്കുക എന്ന് പറയുന്നത്. ഇതിനെല്ലാം തന്നെ തന്നെ നടത്തിക്കൊണ്ട് നടത്തും. ഈ ശത്രുവിനെ പരിത്യജിക്കുന്നതാണ്. ആത്മാവിനെ അറിഞ്ഞിട്ട് കാമത്തെ ജയിക്കാൻ പറയുന്നു. ആത്മാവിനെ അറിയുന്നതിന് തടസ്സമായി നിൽക്കുന്നതാണ് കാമം. ആത്മാവിനെ അറിയുന്നതിന് കാമം തടസ്സമായി നിൽക്കുമ്പോൾ എങ്ങനെ ആത്മാവിനെ അറിഞ്ഞിട്ട് കാമത്തെ ജയിക്കാൻ പറ്റും എന്നൊരു സംശയമുണ്ട്. കാരണം ആത്മാവിനെ അറിയുന്നതിന് തടസ്സമായി നിൽക്കുന്നു. സാധനത്തിന്റെ പരിശ്രമം എന്തിനു വേണ്ടിയിട്ടാണ്? ആത്മബോധത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ പരിശ്രമിക്കുന്ന ഒരു സാധകന് തടസ്സം സൃഷ്ടിക്കുന്ന എന്താണ്? ഈ കാമമാണ്. ഇവിടെ അവസാനം പറയുന്നത് എന്താണ്? ഇപ്പോ ആത്മാവിനെ അറിയുന്നതിന് കാമം തടസ്സമായി നിൽക്കുകയാണെങ്കിൽ ആത്മാവിനെ അറിഞ്ഞിട്ട് കാമത്തെ ജയിക്കാൻ പറയുന്നതിനൊരു വിരോധാഭാസം പോലെ തോന്നും. അതെങ്ങനെ നടക്കും? ആത്മാവിനെ അറിയണമെങ്കിൽ കാമം നശിക്കണം. കാമത്തെ നശിപ്പിക്കണമെങ്കിൽ ആത്മാവിനെ അറിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരസ്പര വിരോധമാണ്, വിരോധാഭാസമാണ്. അപ്പൊ എന്താണ് ഇതിന്റെ താല്പര്യം? കാമത്തെ ജയിക്കുന്നതിന് ആത്യന്തികമായി പറയുന്നു ആത്മാവിനെ അറിയാനാണ്. അതാണ് നേരത്തെ പറഞ്ഞത്. എന്താണ്? ഒന്ന് കാമത്തിന്റെ നിയന്ത്രണം, മറ്റൊന്ന് കാമത്തിന്റെ പൂർണമായ അതിജീവൻ, കാമത്തെ അതിജീവിക്കുക. രണ്ടും രണ്ട് കാര്യമാണ്. അതായത് കാമത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതാര്? കാമത്തിന് അധീനനായിരിക്കുന്നവനാണ്. അവനെ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി, അതിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പരിശ്രമം ആവശ്യമായി വരുന്നത്. കാമത്തിന് കീഴ്പ്പെട്ടു പോകുന്ന ഒരു മനസ്സാണ് കാമത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മനസ്സ് തന്നെയാണ് ഈ മനസ്സിനും ബുദ്ധിക്കും അപ്പുറമുള്ള ആത്മാവിനെ അറിയാൻ ശ്രമിക്കുന്നത്. എവിടെയാണോ സാധ്യം പ്രാപിക്കേണ്ടതായിട്ടിരിക്കുന്നത് അവിടെയാണ് സാധനയുള്ളത്. സാധ്യം വിദൂരമായിരിക്കുന്നത് പ്രാപ്യമായിരിക്കും. അവിടെ എന്ത് ചെയ്യുന്നു? സാധനയുണ്ട്. സാധ്യം സിദ്ധമായി കഴിഞ്ഞ പിന്നെ സാധനയുടെ ആവശ്യമില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു? കർമ്മയോഗി എന്താണ് ശ്രമിക്കുന്നത്? തന്റെ കർമാനുഷ്ഠാനങ്ങളിലൂടെ, ആ കർമാനുഷ്ഠാനത്തിൽ അയാൾ മുഴുകിയിരിക്കുമ്പോൾ അയാളെ ബാധിക്കുന്ന ശത്രുവാണ് കാമം. അപ്പൊ കാമബാധ ഇരിക്കുന്നവൻ അതിന്റെ നിയന്ത്രണത്തിന് വേണ്ടി തന്റെ യോഗാനുഷ്ഠാനത്തിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ക്രമികമായി സംഭവിക്കുന്നു. അയാളുടെ സത്വശുദ്ധി അന്ധകരണ ശുദ്ധി എന്ന് പറയുന്നത് അയാളുടെ കാമജയത്തെ ആശ്രയിച്ചിരിക്കുന്നു. പൂർണമായും കാമത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു മനസ്സ് ഒരിക്കലും യോഗം ഉണ്ടാകത്തില്ല. അത് കർമ്മയോഗിയല്ല, അയാൾ ഭക്തി ഉണ്ടാകത്തില്ല, യോഗം ഉണ്ടാകത്തില്ല, ജ്ഞാനം ഉണ്ടാകത്തില്ല. ഇവിടെ കർമ്മയോഗി എന്ന് പറയുന്നത് ജിജ്ഞാസമാണ്. അയാളുടെ അന്ധകരണത്തിൽ കാമമുണ്ട്, അത് ശക്തവുമാണ്. പക്ഷെ അതിനെന്ത് ചെയ്യുന്നു? ജയിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള ഉപായങ്ങളെ കുറിച്ച് അയാൾ ചിന്തിക്കുന്നു. അതിനുവേണ്ടി അയാൾ പ്രവർത്തിക്കുന്നു. അതിന് നിയന്ത്രണത്തിനുള്ള മുഖ്യമായ ഉപാധിയായിട്ട് അയാൾ ആദ്യം സ്വീകരിക്കുന്നതാണ് വിഷയങ്ങളിലുള്ള ദോഷദൃഷ്ടി. അതാദ്യം അതിനെ സ്വീകരിക്കുന്നു. കാരണം ഈ വിഷയ അനുഭവങ്ങൾ അത് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശരീരത്തെയും തളർത്തുന്നു. ആ വിഷയ അനുഭവത്തിലേക്ക് ഇവയെ നിയോഗിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് ആത്മലാഭത്തിന് ഇവയെ ഉപയോഗിക്കാൻ കഴിയാതെ വരും. വിഷയാനുഭവത്തിനും ഒഴുകിയിരിക്കുന്ന തരണങ്ങൾക്കും മനസ്സിനും ഒരിക്കലും ആത്മലാഭത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ കഴിയത്തില്ല. കാരണം വിഷയാനുഭവം കൊണ്ട് തന്നെ അത് തളർന്നു പോകും, അത് നശിച്ചു പോകും. അതുകൊണ്ട് വിഷയാനുഭവം ദോഷമാണ്, ആത്മമോക്ഷത്തിനത് തടസ്സമാണ്. അങ്ങനെ ചിന്തിക്കുന്നതാണ് വിഷയങ്ങളിലുള്ള ദോഷദൃഷ്ടി. ഈ ദോഷദൃഷ്ടി കൊണ്ട് മനസ്സിന്റെ സഹജമായിട്ടുള്ള പ്രേരണകളെ അതിജീവിക്കുന്നതിന്, കാമപ്രേരണകളെ അതിജീവിക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കർമ്മയോഗം. അങ്ങനെ ശ്രമിക്കുന്നതിന് വിഷയങ്ങളിലുള്ള ദോഷദൃഷ്ടി കൊണ്ട് മാത്രം പറ്റത്തില്ല, മറിച്ചോ ആത്മബോധവും വേണം. ആണ് പരം ബുദ്ധ്വ. പക്ഷെ ആത്മബോധത്തിന് ഈ കാമം തന്നെ തടസ്സമായി ഇരിക്കുന്നതുകൊണ്ട് ഒരാൾ എത്രമാത്രം ഇന്ദ്രിയ നിഗ്രഹത്തിൽ മനോനിയന്ത്രണത്തിൽ പുരോഗമിക്കുന്നുവോ അതിനനുസരിച്ച് മാത്രമേ അയാൾ ആത്മബോധം പ്രകാശിക്കത്തുള്ളൂ. അപ്പൊ വിഷയങ്ങളിലുള്ള ദോഷദൃഷ്ടി, ദോഷചിന്തനം കൊണ്ട് അയാൾ വിഷയങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നു. പ്രഥമമായി ഇവിടെ പറഞ്ഞല്ലോ, ആദ്യം വേണ്ടത് ഇന്ദ്രിയ നിഗ്രഹമാണ്. അപ്പൊ ആ ഇന്ദ്രിയ നിഗ്രഹത്തിന് ഏറ്റവും പ്രധാനമായി വേണ്ടത് കാമം കൊണ്ട് പ്രലോഭിപ്പിക്കുന്ന, ജീവനെ പ്രലോഭിപ്പിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ അകന്നു നിൽക്കുന്നതിന് ഉള്ള മാനസികമായ ശക്തി അയാൾക്ക് നൽകുന്നത് ഈ വിഷയങ്ങളിലുള്ള ദോഷദൃഷ്ടിയാണ്. അങ്ങനെ ബാഹ്യമായി അകന്നു നിൽക്കുക എന്ന് പറയുന്നതാണ് അതിന്റെ ഒന്നാമത്തെ പടി. അങ്ങനെ അകന്നു നിന്നുകൊണ്ട് വിഷയ സാന്നിധ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് വിഷയ സാന്നിധ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ അയാൾക്ക് വേണ്ടി വരുന്നത് എന്താണ്? മനസ്സിൽ കൊണ്ട് അതിൽ നിന്ന് ഒഴിയുക എന്നുള്ളതാണ്. കാരണം വിഷയങ്ങളിൽ നിന്നും ബാഹ്യമായി ഒഴിഞ്ഞാലും മനസ്സവിടേക്ക് പോകും. രണ്ടാമത് മനസ്സിനെയും അതിൽ നിന്ന് പിന്മാറ്റുക എന്നുള്ളതാണ്. മനസ്സിനെ അതിൽ നിന്ന് പിന്മാറ്റുന്നതിനും ഈ വിഷയങ്ങളിലുള്ള ദോഷദൃഷ്ടി സഹായിക്കുന്നു. പക്ഷെ അത് മാത്രം പോരാ, അവിടെ എന്ത് ചെയ്യുന്നു? അയാൾ ആത്മബോധത്തെയും ആർജിക്കുന്നു, ആത്മതത്വത്തെ ശ്രവിക്കുന്നു, ആത്മതത്വത്തെക്കുറിച്ച് മനനം ചെയ്യുന്നു. കാരണം മനസ്സിന് വിഷയങ്ങൾക്ക് പകരം വയ്ക്കാനായിട്ട് മറ്റൊന്നുമില്ല, ആത്മാവല്ലാതെ. മനസ്സിന്റെ പ്രവണതയാണ് അത് വിഷയോന്മുഖമായിരിക്കുക എന്ന് പറയുന്നു. ആ പ്രവണതയെ തടയാൻ ജീവന് കഴിയത്തില്ല. അവിടെ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിന്റെ വിഷയം മാറ്റിക്കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ദ്രിയങ്ങളെ ഒരാൾക്ക് സ്വാധീനമാക്കുന്നതിന് വേണ്ടി ഇന്ദ്രിയങ്ങളിൽ നിന്നും മാറി നിൽക്കുക, അതാണ് അതിനുള്ള എളുപ്പവഴി. വിഷയങ്ങളിൽ നിന്നും മാറിയിരിക്കുക, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക. പക്ഷെ അതുകൊണ്ട് മനസ്സ് മാറാത്തതുകൊണ്ട് എന്തുകൊണ്ട് മനസ്സ് വിഷയോന്മുഖമായി നീക്കും? മനസ്സിന്റെ വിഷയത്തെ മാറ്റിക്കൊടുക്കും. മനസ്സിന്റെ വിഷയം എന്താണ്? ബുദ്ധേഹ പരം ബുദ്ധ, ബുദ്ധിക്കുമപ്പുറമുള്ള ആത്മബോധത്തെ മനസ്സിന് കൊടുക്കുന്നു. മനസ്സിന് പുതിയ വിഷയം വരുന്നു ആത്മാവ്. ആത്മതത്വത്തെ സ്മരിക്കുന്നതിന് മനസ്സിനെ പഠിപ്പിക്കുന്നു. അതാണ് ഇവിടെ അവസാനം അവനെ പറഞ്ഞു. അതുകൊണ്ട് എന്ത് വരുന്നു? വെറും ഇന്ദ്രിയ നിയന്ത്രണമല്ല അവിടെ സാധിക്കുന്നത്, ആത്മബോധം കൊണ്ടാണ് ഒരുവൻ കാമത്തെ അതിജീവിക്കുന്നത്. എന്തുകൊണ്ട്? ആത്മബോധവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ആത്മബോധത്തിലേക്ക് മനസ്സിന് ആകർഷണം വന്നു കഴിഞ്ഞാൽ അത് കാമത്തിന്റെ ശക്തിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത് വളരെ ശക്തമാണ്. മനസ്സെങ്ങനെയാണോ കാമത്തിന്റെ പിറകെ പോകുന്നത്, അതിനേക്കാൾ ശക്തമായി മനസ്സ് ആത്മാവിലേക്ക് ആകർഷിക്കപ്പെടും. എന്തുകൊണ്ട്? കാമം എന്ന് പറയുന്നത് ഇഷ്ടമാണ്. മനസ്സിന് കാമത്തിനോടുള്ള ഇഷ്ടത്തിൽ നിന്ന് മനസ്സിനെ വേർപെടുത്തിയാൽ മനസ്സിന് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ആത്മാവിനോടായിരിക്കും. എന്തുകൊണ്ട്? കാരണം കാമം ഇഷ്ടമായിരിക്കുന്നത് അത് ആത്മസാന്നിധ്യത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇഷ്ടത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? അത് ആത്മാവാണ്. അതുകൊണ്ട് തന്നെ അതിന് സച്ചിത് ആനന്ദം എന്ന് പറയുന്നു. ആനന്ദ സ്വരൂപമായിരിക്കുന്ന മനസ്സിലേക്ക്, ആത്മാവിലേക്ക്, അതിന്റെ സ്വരൂപത്തിലേക്ക് മനസ്സ് പോയാൽ, അതിന്റെ സ്വരൂപത്തെ മനസ്സ് ധ്യാനിക്കാൻ തുടങ്ങിയാൽ, സ്വസ്വരൂപമായിരിക്കുന്ന ആനന്ദത്തെ മനസ്സ് ധ്യാനിച്ചാൽ, ആത്മാവിനെ ആനന്ദമായി ധ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നതെല്ലാം എല്ലായിടത്തും ശാസ്ത്രങ്ങളിലെല്ലാം ഉപദേശിക്കാൻ അത് ഉപദേശിക്കുന്നു. എല്ലായിടത്തും പറയും ആനന്ദമായി ധ്യാനിക്കുക. എന്തിനുവേണ്ടി അത് ഉപദേശിക്കുന്നു? കാരണം മനസ്സ് വിഷയാനന്ദത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതിനു വേണ്ടിയിട്ടാണ് തന്റെ സ്വരൂപത്തെ ആനന്ദമായി ധ്യാനിക്കാൻ പറയുന്നത്. പരംബുദ്ധ പരവുമായിരിക്കുന്ന ആത്മാവിനെ ആനന്ദ സ്വരൂപമായി ധ്യാനിച്ചുകൊണ്ട്, അതാണ് പരമമായ ആനന്ദം എന്ന് ധ്യാനിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? മനസ്സിന് ക്ഷുദ്രമായ തുച്ഛമായ ആനന്ദത്തോടുള്ള താല്പര്യം കുറയുന്നു. മനസ്സതിൽ നിന്ന് വിമുക്തമാകുന്നു. അങ്ങനെ വിമുക്തമായ മനസ്സിന് ആത്മാനന്ദത്തോട് താല്പര്യം വരുന്നു. അത് മനസ്സ് തിരിച്ചറിയുന്നത് എങ്ങനെ? കാരണം മനസ്സ് കാമ അനുഭവത്തിലേക്ക്, ഇവിടെ പറയുന്നുണ്ടല്ലോ സംസ്തഭ്യ, ഇവിടെ പറയുന്ന മനസ്സിന്റെ സ്തംഭനം എന്ന് പറയുന്ന മനസ്സിന്റെ ശാന്തിയാണ്. അശാന്തി നഷ്ടപ്പെടുന്നു. മനസ്സ് ഇളകിയിട്ടാണ്, മനസ്സ് ക്ഷോഭിച്ചിട്ടാണ് മനസ്സ് കാമത്തെ അനുഭവിച്ച് തൃപ്തി നേടുന്നത്. മറിച്ച് മനസ്സ് ആത്മോന്മുഖമാകുമ്പോഴോ മനസ്സ് ശാന്തമായിട്ടാണ് ആത്മാവിനെ അനുഭവിച്ചിട്ട് മനസ്സ് തൃപ്തമാകുന്നു. ആത്മരതി എന്നെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആത്മരതിയിലേക്ക് വരുന്ന മനസ്സ് സ്വാഭാവികമായിട്ടും ഈ പ്രക്ഷുബ്ധമായ കാമ അനുഭവങ്ങളിൽ നിന്നും വിമുഖമാകും. പരംബുദ്ധ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അനുഭവത്തിലേക്ക് പോകും. ഈ അനുഭവത്തിലേക്ക് മനസ്സങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ശക്തമായ കാമപ്രേരണകൾ മനസ്സിനെ തിരിച്ചുകളയാം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഞാന് വിജ്ഞാന നാശനം, വിജ്ഞാനത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞു. അതിന്റെ തുടക്കത്തിൽ എന്താണ്? മനസ്സിന് അങ്ങോട്ട് താല്പര്യം വരുമ്പോഴും വീണ്ടും കാമം പ്രലോഭിപ്പിക്കാം. അപ്പോൾ അതിലേക്ക് മനസ്സിനെ വിടാതെ സമ്യക് സ്തംഭനം കൃത്വ, മനസ്സിന്റെ സ്തംഭനം എന്ന് പറയുന്നത് വിഷയ അനുഭവങ്ങൾ കൊണ്ട് മനസ്സിന് വരുന്ന ക്ഷോഭം, മനസ്സിന് വരുന്ന ഇളക്കം. അത് ആ വിഷയാനുഭവം ആനന്ദമാണെങ്കിൽ മനസ്സിളകിക്കൊണ്ടിരിക്കും. അത് മാറിയിട്ട് മനസ്സ് ശാന്തമായി ആത്മശാന്തി അനുഭവിക്കുക. ആത്മാനന്ദം എന്ന് പറയുന്നത് ശാന്തമാണ്, വിഷയാനന്ദം എന്ന് പറയുന്നതോ അത് പ്രക്ഷുബ്ധമാണ്. അത് മനസ്സിനെ, ശരീരത്തെ, ഇന്ദ്രിയങ്ങളെ എല്ലാം ഇളക്കുന്നതാണ്, ഇതെല്ലാത്തിനെയും അടക്കുന്നതാണ്. അതാണ് അതിന് സ്തംഭനം എന്ന് പറയുന്നത്. ആ പരമമായ ശാന്തിയെ അനുഭവിക്കുമ്പോൾ, അങ്ങനെ ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ എന്ത് വരുന്നു? മനസ്സ് ഈ വിഷയങ്ങളുടെ അനുഭവത്തിൽ നിന്ന് വരുന്ന ആ പ്രക്ഷോഭത്തെ, അതിനോട് താല്പര്യമില്ലാതെ വരും. മനസ്സ് ശാന്തി ആഗ്രഹിക്കും, അതാണ് സ്വേനൈവ ആത്മന സംസ്കൃതേന മനസ്സ. ഇതെങ്ങനെ സംഭവിക്കുന്നു? മനസ്സിന്റെ സംസ്കാരം കൊണ്ട്. ആത്മബോധം അന്തിമമായി ആത്മബോധം മനസ്സിന് നൽകുന്ന സംസ്കാരം, തുടക്കത്തിൽ വിഷയങ്ങളിലുള്ള ദോഷദർശനം മനസ്സിന് കൊടുക്കുന്ന സംസ്കാരം, ഈ സംസ്കാരങ്ങൾ കൊണ്ട് മനസ്സ് ആത്മോത്മുഖമായി, വിഷയോന്മുഖമായിരിക്കുന്ന മനസ്സ് ആത്മോത്മുഖമായി സ്വനിഷ്ഠമായിരിക്കുന്ന ശാന്തിയെ അനുഭവിക്കുമ്പോൾ മനസ്സ് വിഷയസങ്കല്പങ്ങളിലേക്ക് പോകുന്നില്ല. ബുദ്ധി വിഷയ അനുഭവത്തിനുള്ള നിശ്ചയത്തിലേക്ക് പോകുന്നില്ല, മനസ്സവിടെ ശാന്തമായി തീരുന്നു. ബുദ്ധി നിശ്ചയാത്മികമാകുന്ന ഇവിടെ ആത്മതത്വത്തിൽ ബുദ്ധി നിശ്ചയാത്മികമായി തീരുന്നു, മനസ്സ് ശാന്തമായി തീരുന്നു. അങ്ങനെ ജഹി ഏന ശത്രുഹേ മഹാബാഹു, ഈ ശത്രുവിനെ ഉപേക്ഷിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു വിരോധാഭാസം വരുന്നില്ല. വിരോധാഭാസം വരുന്ന എങ്ങനെ? ജ്ഞാനത്തിന് കാമം തടസ്സമായി നിൽക്കുന്നു, പക്ഷെ ആ തടസ്സമായി നിൽക്കുന്ന ആ കാമത്തെ തന്നെ, ആ കാമം അങ്ങനെ നിൽക്കേ തന്നെ ഈ മനസ്സ് ആത്മനിഷ്ഠയിലേക്ക് പോകുന്നു. അതെന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നതിന് കാരണം? അതിന് കാരണം വാസ്തവത്തിൽ ഈ തടസ്സമായി നിൽക്കുന്ന കാമം മനസ്സിനെ ആത്മാവിലേക്ക് അടുപ്പിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന കാമവും ആത്യന്തികമായി എന്താണ്? അത് ഈ ആത്മാനന്ദത്തിന്റെ ലേശം തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് പൊരുത്തപ്പെട്ടു പോകുന്നു. ഒരു പരിധി കഴിയുമ്പോൾ, ഒരു പരിധി വരെ ഈ ജീവനെ തടസ്സമായി നിൽക്കുന്ന ഈ ആനന്ദലേശം, ആനന്ദ ലവം എന്ന് പറയും, ഈ കാമം ഒരു പരിധിയിൽ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ആത്മസ്വരൂപമായി മാറുന്നു. അതാണ് നേരത്തെ പറഞ്ഞ എന്താണ്, സർവത സംപ്ലുതോദകമായിരിക്കുന്നു. നേരത്തെ പറഞ്ഞു ഇതൊന്നു തന്നെയാണ്, ആത്മാനന്ദം തന്നെ അപരിമിതമായിരിക്കുന്നു. അപരിമിതമായിരിക്കുന്ന ആത്മാനന്ദം തന്നെയാണ് ജീവനെ ഈ ആനന്ദ ലവമായി, ആനന്ദ അംശമായി നിന്നുകൊണ്ട് ജീവനെ ബന്ധിക്കുന്നത്. അത് തന്നെയാണ് ഒന്ന് തന്നെ, ഒരേ ഒരു വസ്തു തന്നെയാണ് ജീവനെ ബന്ധിപ്പിക്കുന്നതും ജീവനെ മോചിപ്പിക്കുന്നതും. ഒരേ വസ്തു തന്നെയാണ് കാമമായി നിൽക്കുന്നത്, രാമനായി നിൽക്കുന്നതെന്നും പറയും, രണ്ടും ഒന്ന് തന്നെയാണ്. അതിനൊരു ഒരു ഒരു തലമുണ്ട്. ഒരു തലത്തിലേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയാം, ഒരേ ആത്മാനന്ദം തന്നെ സ്വാഭാവികമായി ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇതിന്റെ അസംസ്കൃതമായ തലത്തിലൂടെ പ്രകടമാകുമ്പോൾ ആ ഒരേ ഒരു വസ്തു തന്നെ ജീവനെ ബന്ധിപ്പിക്കുന്നു. അതേ വസ്തു തന്നെ സംസ്കൃതമായൊരു മനസ്സിലൂടെ, അതേ വസ്തു തന്നെ പ്രകടമാകുമ്പോൾ അത് ഈ മനസ്സിനെ ആകർഷിച്ച് ആത്മാവിനെത്തിപ്പിച്ച് ജീവനെ ഈ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് സ്ഥൂലമായി ഇതിന് പരസ്പര വിരോധമുണ്ടെങ്കിലും ആത്യന്തികമായി ഇതിന് വിരോധം വരാത്തത്. അപ്പോൾ ഒരു പരിധിവരെ ഇത് ജീവന് തടസ്സമായി നിന്നിട്ട് ഒരു തരത്തിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് തന്നെ ജീവന്, ഇത് തന്നെ സ്വയം മാറി ജീവനെ മുക്തിയിലേക്ക് നയിക്കുന്നു. എന്തുകൊണ്ട്? ആത്യന്തികമായി ആനന്ദം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, അത് ആത്മാവാണ്. അത് ഏത് കരണങ്ങളിലൂടെ, ഏത് ഉപാധികളിലൂടെ പുറത്തേക്ക് വരുന്നു അതനുസരിച്ചാണ് അതിന്റെ ബന്ധന സ്വഭാവം. അത് ഏതൊരു ഉപാധിയിലൂടെ അത് പ്രകടമാകുന്നു അതനുസരിച്ചാണ് അതിന്റെ മോചന സ്വഭാവം. അതുകൊണ്ടാണ് ബാഹ്യമായി സ്ഥൂലമായി വാസ്തവത്തിലുള്ള ആനന്ദവും ഈ കാമവും പരസ്പര വിരുദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കരുതുന്നത് എന്താണ്? ഈ ജ്ഞാനത്തിന് കാമം തടസ്സമായിരിക്കുന്നു എന്ന്. അതേസമയം ആത്യന്തികമായി വിരോധം അവിടെ ഇല്ലാതായിത്തീരുന്നു. ഒരു പരിധി കഴിയും, എന്ത് വരുന്നു? ഈ കാമം ആത്മസ്വരൂപമായി തന്നെ തീരുന്നു. വാസ്തവത്തിൽ അത് ആത്മസ്വരൂപം തന്നെയാണ്. അതിനെ ആത്മസ്വരൂപത്തിൽ നിന്നും വേർതിരിച്ച് എങ്ങനെയാണോ അഗ്നിയും അഗ്നിസ്ഫുലിംഗത്തെയും പോലെ, അഗ്നി സ്ഫുലിംഗം അഗ്നിയിൽ നിന്ന് വേർതിരിഞ്ഞു നിൽക്കുന്ന പോലെ എന്ത് ചെയ്യുന്നു? ആത്മസ്വരൂപത്തിൽ നിന്നും ആനന്ദം വേർതിരിഞ്ഞു നിൽക്കുന്നതാണ് കാമം. വാസ്തവത്തിൽ അത് ആത്മസ്വരൂപം തന്നെയാണ്, പക്ഷെ വേർതിരിഞ്ഞു നിന്ന് അത് തന്നെ ബന്ധിപ്പിക്കുന്നു. ബന്ധിപ്പിക്കുന്നതും മോചിപ്പിക്കുന്ന ഒന്നുമല്ല. അതെങ്ങനെ ബന്ധിപ്പിക്കുന്നു? ഈ ഉപാധികളിലൂടെ അത് പ്രകടമായിട്ട്, ദുർവാസനകളിലൂടെ അത് പ്രകടമായിട്ട്, അത് വിഷയോന്മുഖമായി വിഷയങ്ങളെ പ്രവർത്തിപ്പിച്ച് മനസ്സിനെ ക്ഷോഭിപ്പിച്ച് വിവേകത്തെ ആവരണം ചെയ്ത് അത് ബന്ധിപ്പിക്കുന്നു. അങ്ങനെ ബന്ധിപ്പിക്കുന്ന തലത്തിലാണ് ഇതിന് വിരോധാഭാസം വരുന്നത്. ആ സമയം ഒരു തത്വജ്ഞനിൽ എന്ന് വരുന്നു യാതൊരു വിരോധാഭാസത്തെയും ഉണ്ടാക്കുന്നില്ല. തത്വജ്ഞൻ എന്ത് ചെയ്യുന്നു? അതേ കാമത്തെ തന്നെ ആത്മസ്വരൂപമായി കാണുന്നു. അതുകൊണ്ട് ആ കാമത്തിലൂടെ വിഷയാനുഭവത്തിലേക്ക് പോയി മനസ്സിനെ പ്രക്ഷുബ്ധമാക്കി ആനന്ദത്തെ നേരിടേണ്ട ആവശ്യം തത്വജ്ഞാനിക്കില്ല. മറിച്ച് അത് തന്നെ അയാൾ ആ തത്വജ്ഞന്റെ ആത്മസ്വരൂപമായി നിന്നുകൊണ്ട് ആത്മാനുഭവത്തിൽ നിന്നുകൊണ്ട് തുച്ഛമായ വിഷയാനുഭവങ്ങളിലേക്ക് പോയി മനസ്സിനെ നേരത്തെ പറഞ്ഞതായ മനസ് അജ്ഞാന കാലുഷ്യം ബാധിക്കാതെ കാത്തുസൂക്ഷിക്കുന്നു. ഒന്ന് തന്നെ. അപ്പൊ വിരുദ്ധമായി നമ്മൾ കാണുന്ന ഈ കാമം തന്നെ ഒരു തരത്തിൽ അതിൽ വൈരുദ്ധ്യമില്ലാതായിത്തീരുന്നു. അതുകൊണ്ട് ജ്ഞാനത്തിന് കാമം തടസ്സമായി നിൽക്കുന്നു. ആ കാമത്തെ ജ്ഞാനം കൊണ്ട് കീഴ്പ്പെടുത്തണമെന്ന് പറയുന്നതിൽ വിരോധമുണ്ട്. സ്ഥൂലമായിട്ടാണ്, ബാഹ്യമായിട്ടാണ്, പരമാർത്ഥത്തിൽ അവിടെ വിരോധമില്ല. ആ ജ്ഞാനം കൊണ്ട് തന്നെ ഈ കാമത്തെ തടസ്സമായി നിൽക്കുന്ന ആ കാമം തടസ്സമായി നിൽക്കേ തന്നെ ജ്ഞാനം കൊണ്ട് അതിനെ കീഴ്പ്പെടുത്തുന്ന തത്വജ്ഞാനി. അതിൽ ഒരു സാധകന്റെ ദൃഷ്ടിയിൽ അവിടെ ഒരു വിരോധാഭാസമുണ്ട്, ഒരു തത്വജ്ഞാനിയുടെ ദൃഷ്ടിയിൽ അവിടെ വിരോധാഭാസം ഇല്ല, പരസ്പര വിരോധമില്ല. എന്നുവെച്ചാൽ തത്വജ്ഞാനിയുടെ കാമം എന്ന് പറയുന്നത് എന്താണ്? ആത്മകാമമാണ് എന്നുള്ളത്. ഒരു സാധകന്റെ മനസ്സിൽ വരുന്ന കാമം എന്ന് പറയുന്നത് വിഷയകാമം. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ആത്മകാമം, ആത്മകാമന, ആത്മരതി, അത് എന്താണ്? ആത്മസ്വരൂപമായ ആത്മശാന്തിയാണ്. ആ വിഷയകാമം, വിഷയരതി എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ആവരണമാണ്, മനസ്സിന്റെ ക്ഷോഭമാണ്. അതുകൊണ്ട് ഈ പറയുന്ന സമ്യക് സ്തംഭനം കൃത്വ മനസ്സിനെ സ്വന്തം നിലയിൽ നിർത്തി, ഇവിടെ പറയുന്ന സ്വയനീവ തന്റെ സംസ്കൃതമായ മനസ്സുകൊണ്ട് തന്നിൽ തന്നെ നിർത്തി സമ്യക് സമാധായ ആത്മാനന്ദത്തിൽ ആത്മബോധത്തിൽ ഉറപ്പിച്ച് നിർത്തി ഈ സ്ഥൂലമായ ബാഹ്യമായ കാമത്തെ ഏനം ശത്രു കാമരൂപം ദുരാസദം ദുഃഖേന ആസദ ആസാദനം പ്രാപ്തരഹസ്യത്വം ദുരാസദം ദുർവിജ്ഞേയ അനേക വിശേഷം പറയുന്നു. കാമത്തെ അറിഞ്ഞു കീഴ്പ്പെടുത്തുക പ്രയാസമാണ്. എന്തുകൊണ്ട്? സദാ അറിഞ്ഞുകൊണ്ടിരുന്നിട്ടും അതിനെ കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. സദാ കാമത്തെക്കുറിച്ച് ബോധത്തോടുകൂടി ഇരുന്നിട്ടും കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അതിനെ ഒരു രൂപത്തിൽ അറിയുന്നു, അറിഞ്ഞ രൂപത്തിൽ അതിനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു, അത് മറ്റു രൂപത്തിൽ പ്രകടമാകും. അതിന്റെ യഥാർത്ഥ രൂപത്തെ തിരിച്ചറിയുക എന്ന് പറയുന്നത് സാധ്യമല്ല, അനേക വിശേഷങ്ങളോടുകൂടിയതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിലുള്ള താല്പര്യത്തെ അതിജീവിക്കുമ്പോൾ മറ്റൊരു വിഷയത്തിൽ താല്പര്യം വരുന്നു. അതാണ് ഒരുവന് പൂർവവാസന ഉണ്ടോ, പൂർവകൃതമായ പുണ്യം കൊണ്ടോ ആധ്യാത്മിക ജിജ്ഞാസ ഉണ്ടാകുന്നു. അവൻ ത്യജിക്കാൻ പ്രയാസമുള്ള പലതിനും ത്യജിക്കുന്നു. മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നു, കുടുംബത്തെ ഉപേക്ഷിക്കുന്നു, സമ്പത്ത് ഉപേക്ഷിക്കുന്നു, എല്ലാം ഉപേക്ഷിക്കുന്നു. എല്ലാം ഉപേക്ഷിച്ച് ആധ്യാത്മിക മാർഗത്തിലേക്ക് വന്നാലും അവനെ അവിടെ ബന്ധിക്കുന്നു. അതാണ് അനേക വിശേഷം. കാമം മറ്റേതെങ്കിലും രൂപത്തിൽ വന്ന് ബന്ധിക്കുന്നു. അതാണ് കാമത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. എങ്ങനെ ബന്ധിക്കും? തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ബന്ധിക്കും, ബന്ധനങ്ങളുണ്ടാക്കും. വലിയ കാര്യങ്ങളെ ജയിച്ചവന് ചെറിയ കാര്യങ്ങൾ ബന്ധിപ്പിച്ചവണം, വളരെ നിസ്സാരമായ. എന്തുകൊണ്ട്? ഈ കാമം എന്ന് പറയുന്നത് മായാശക്തിയുടെ ഏറ്റവും പ്രകടമായ രൂപമാണ്. അത് ഏത് തരത്തിൽ? കാരണം ബന്ധിപ്പിക്കുന്നതിന് മുമ്പ് മോഹിപ്പിച്ചു കളയും. അതുകൊണ്ട് ബന്ധനത്തെ തിരിച്ചറിയാൻ കഴിയത്തില്ല. അതാണ് ഇതിന്റെ മായാശക്തിയുടെ പറയുന്നു. മമ മായ ദുരത്യ. അതിൽ നിന്ന് മോചനത്തിനുള്ള ഉപായങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും ആ ബന്ധനത്തിന്റെ ശക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ദുരത്യമാണ് പറയുന്നത്. അപ്പൊ കാമം എങ്ങനെ ബന്ധിപ്പിക്കും? എന്തെല്ലാം ആത്മകല്യാണത്തിനുള്ള ഉപായങ്ങൾ കൈവശം വന്നാൽ അതിന് ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ ബന്ധിപ്പിച്ചു കളയും. ഒരുവന് അതെല്ലാം കാമമാണ് അവിടെയെല്ലാം പ്രേരിപ്പിക്കുന്നത്. വളരെ ദുർലഭമായിരിക്കുന്ന ഗുരുപ്രാപ്തി അതുണ്ടായി. ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഉപയോഗിപ്പിക്കുന്നതിൽ നിന്ന് അവനെ ബന്ധിപ്പിക്കും. അവിടെ തന്നെ അവന് മറ്റു വിഷയങ്ങളിലേക്ക് കാമനെ ഉണ്ടാക്കും. വിവേകമുണ്ടായാൽ ആ വിവേകത്തിൽ കാമന ഉണ്ടാകത്തില്ല, മറ്റു വിഷയങ്ങളിലേക്ക് കാമന ഉണ്ടാകും. അങ്ങനെ ഓരോ കാര്യങ്ങളിലും വിരുദ്ധമായ വിഷയങ്ങളിലേക്ക് കാമനകളുണ്ടാകും. ഏതിലാണ് ബന്ധിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മോഹിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ആ ബന്ധനത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ആശ്രമത്തിൽ ബന്ധിപ്പിക്കും. വീടിനെ ഉപേക്ഷിക്കാൻ ധൈര്യം കാണിച്ചവന് ആശ്രമം ബന്ധനമായി തീരും, പ്രസ്ഥാനം ബന്ധനമായി തീരും. ഏതിനെങ്കിലും ബന്ധിപ്പിക്കും. എന്നുവെച്ചാൽ അതിനെല്ലാം മമതയുണ്ടാകും. പറഞ്ഞല്ലോ, ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ പോലും ബന്ധനത്തിലുണ്ടാകും. ഏതിലാണ് ബന്ധനം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊന്നും വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ ഇതൊന്നും ഒരിക്കലും ബന്ധനകാരികളാകാൻ പാടില്ല. ഇതെല്ലാം ഉപായങ്ങൾ മാത്രമാണ്, പക്ഷെ ഇത് ബന്ധനകാരിയാക്കി തീർക്കും. ഇതിലെല്ലാത്തിനും കാമത്തെ ഉണ്ടാകും. എവിടെയെങ്കിലും ഉണ്ടാകും, എവിടെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് തിരിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നു ദുർവിജ്ഞേയ അനേക വിശേഷം. ചിലർക്ക് ബന്ധനം ഉണ്ടാക്കുന്നതിന് ഈ സന്യാസം മാത്രം മതി, വേറൊന്നും വേണ്ട. സന്യാസം തന്നെ ചിലർക്ക് ബന്ധനമായി തീരും. കാരണം സന്യാസത്തെക്കുറിച്ച് വരുന്ന സങ്കല്പങ്ങൾ അതായിരിക്കും സന്യാസിയെ ബന്ധിപ്പിക്കുന്നത്. സന്യാസത്തെക്കുറിച്ച് വരുന്ന അബദ്ധമായ ധാരണകൾ സന്യാസിയെ ബന്ധിപ്പിക്കും. ഈ സന്യാസത്തിന്റെ മഹത്വം തന്നെ സന്യാസിയെ ബന്ധിപ്പിക്കും. സന്യാസത്തിൽ കൽപ്പിക്കപ്പെടുന്ന ദിവ്യത്വം അതിനെ സന്യാസിയെ ബന്ധിപ്പിക്കും. അത് ഏതുതരത്തിലാണ് ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത് ഈ മായയുടെ മോഹത്തിൽപ്പെട്ടിരിക്കുന്നവന് തിരിച്ചറിയാൻ പറ്റത്തില്ല. തിരിച്ചറിയാത്തതുകൊണ്ട് എന്ത് ചെയ്യും? ഈ ബന്ധനത്തിൽ കഴിയുന്നവൻ തന്നെ സ്വയം മുക്തനാണെന്ന് വിചാരിക്കും. സ്വയം മുക്തനാണെന്ന് വിചാരിച്ച പിന്നെ എങ്ങനെ അയാൾ ബന്ധനത്തെ തിരിച്ചറിയും? മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരുവൻ താൻ മുക്തനാണെന്ന് കരുതി കഴിഞ്ഞാൽ മായയുടെ അവസാനത്തെ ബന്ധനം അതാണ്. മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവന് അവനാദ്യം തോന്നിപ്പിക്കും അവൻ മുക്തനാണെന്ന്. അപ്പോൾ പരിശ്രമം അവിടെ നിന്ന് മുക്തനായി കഴിഞ്ഞു. അവിടെ വെച്ച് ആ ബന്ധനമെന്ന് പറയുന്നത് ഏറ്റവും ശക്തമായ ബന്ധനമാണ്. ബാക്കി എല്ലാത്തിനെയും അതിജീവിച്ചാലും താൻ ഈ മുക്തനാണെന്നുള്ള തോന്നലിനെ അതിജീവിക്കാൻ പറ്റത്തില്ല. അതൊരു ബന്ധനമായി തീരും. എന്നുവെച്ചാൽ മുക്തിയെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ മുക്തിക്ക് തടസ്സമായി നിൽക്കും. എന്തുകൊണ്ട്? അവിടെയും മോഹം നയിക്കും. അതിനുമെല്ലാം കാരണമായിരിക്കുന്ന എന്താണ്? കാമനയാണ്. അതിനോടുള്ള കാമനകൾ വരുന്നു. ആ കാമം തടസ്സമായി നിൽക്കുന്നു. പറയുന്നു ദുർവിജ്ഞേയ അനേക വിശേഷം, പലതരത്തിൽ പല രൂപത്തിൽ അത് മോഹിപ്പിക്കുന്നു. അതിനെല്ലാം തിരിച്ചറിയുക വിവേകം കൊണ്ട്, ഈശ്വരകൃപ കൊണ്ടും ഗുരുകൃപ കൊണ്ടും അതിനെ തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിഞ്ഞ് ജഹി ഒഴിവാക്കും, ഈ കാമത്തെ ഒഴിവാക്കും. മഹാബാഹു, നിനക്ക് പരിശ്രമിക്കുന്നതിന് കഴിവുള്ളവനാണ്, നീ വിചാരിച്ചാൽ അത് നടക്കും എന്ന് അർജുനനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സംബോധന. വലിയ പ്രതാപശാലിയാണ് നീ, വലിയ പരാക്രമശാലിയാണ്. നിന്റെ ഈ പ്രതാപവും പരാക്രമവുമെല്ലാം നിന്റെ ഉള്ളിലിരിക്കുന്ന കാമം എന്ന് പറയുന്ന ശത്രുവിനോടാണ്, അല്ല ബാഹ്യമായി നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഭീഷ്മദ്രോണാദികളോടല്ല എന്ന് ഒരേ കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മഹാബാഹു എന്ന് അർജുനനെ, അല്ലെങ്കിൽ അർജുനന്റെ സ്ഥാനത്തുള്ള ജീവന്മാരെ സംബോധന ചെയ്യുന്നു. കാമരൂപം ദുരാസദം, ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് അവസാനം പറഞ്ഞ് നിർത്തിയ പദം അതാണ് ദുരാസദം. ഇത് എളുപ്പമുള്ള ഒരു കാര്യം അല്ല കാമത്തെ വിജയിക്കുക എന്ന് പറയുന്നത്. വളരെ കഠിനമാണ് എന്ന്, അതങ്ങനെ അതിന്റെ കാഠിന്യത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്ന എന്തിനാണ്? ഒരാളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അയാൾ അലംഭാവം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടെ പരിശ്രമത്തിലൊരു കുറവ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് അസാധ്യമായൊരു കാര്യമാണ്, ഇതിനുവേണ്ടി പരിശ്രമിക്കേണ്ട, ഇത് നടക്കുന്ന കാര്യമില്ല എന്നല്ല ഇവിടെ ബോധിപ്പിക്കുന്നു. പരിശ്രമത്തിൽ ഒരാൾ ഒരിക്കലും ഇത് മതി എന്ന് കരുതാൻ പാടില്ല. ഇത് വളരെ പരിശ്രമം ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കാമ ജയത്തെ ഉപദേശിച്ചുകൊണ്ട്, കാമത്തിന്റെ നിയന്ത്രണവും കാമത്തിന്റെ ജയവും രണ്ടും. ഒരു സാധകന് കാമത്തിന്റെ മേലെ നിയന്ത്രണം വേണം, ഒരു തത്വജ്ഞ മുക്തൻ എന്ത് ചെയ്യുന്നു? കാമത്തെ ജയിച്ചിരിക്കുന്നു. അതിന് കാമത്തെ നിയന്ത്രിക്കുന്നതിന് ശാസ്ത്രങ്ങളിൽ പറയുന്നത് വിഷയങ്ങളിലുള്ള ദോഷദൃഷ്ടിയാണ്. കാമത്തെ ജയിക്കുന്നതിന് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആത്മബോധമാണ്, പരംബുദ്ധ. അതുകൊണ്ട് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ട് സഹായിക്കും. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം കാമത്തെ അനുനിമിഷം നിയന്ത്രിക്കണം, അനുനിമിഷം അതിനെ ജയിക്കുകയും വേണം. അപ്പോൾ വിഷയങ്ങളിലുള്ള ദോഷദൃഷ്ടി ഉണ്ടായാൽ കാമത്തെ നിയന്ത്രിക്കുന്നു, ആത്മബോധം കൊണ്ട് എന്ത് ചെയ്യുന്നു? കാമത്തെ അയാൾ ജയിക്കുന്നു. ഒരു സാധനയുടെ രൂപത്തിൽ ഒരു പരിശ്രമം ഉണ്ടായാലും അതിന് കീഴ്പ്പെടാൻ പാടില്ലല്ലോ, എപ്പോഴും അതിനെ ജയിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജയം, അതിൻ്റെ ആത്യന്തികമായ ജയമായി തീരുന്നത് ആത്മസാക്ഷാത്കാരത്തിലാണ്. പക്ഷെ അതിനു മുമ്പും അയാൾ ആത്മബോധത്തെ ആർജിക്കുന്നു. ആർജിക്കുന്ന ആത്മബോധം കൊണ്ട് ഈ സഹജമായിരിക്കുന്ന കാമപ്രേരണകളെ അയാൾ ജയിച്ച് ജയിച്ച് മുന്നോട്ട് പോകും. ജയിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് പരാജയവും വരാം, പരാജയം വന്നാലും അയാൾ ജയിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. അതിന് വേണ്ടത്ര കരുത്ത് കിട്ടുന്നത് ആ വിഷയങ്ങളിലുള്ള ദോഷദർശനം കൊണ്ടാണ്. അങ്ങനെ ഈ കാമത്തെ ജയിക്കണം എന്നിവിടെ പ്രധാനമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ അധ്യായം കർമ്മയോഗത്തിന്റെ പ്രകടനമാണ്. ഇവിടെ മുഖ്യമായി ചർച്ച ചെയ്തത് കർമ്മയോഗത്തെ കുറിച്ചാണ്. ആ കർമ്മയോഗിയുടെ കർമ്മയോഗ അനുഷ്ഠാനം എന്ന് പറയുന്ന സാധനയുടെ ഭാഗമായി അയാൾക്ക് ആത്മബോധം, കാരണം ആത്മാവിനെ കുറിച്ചുള്ള ബോധമുണ്ടായാൽ ഒരാൾക്ക് കർമ്മയോഗിയാകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് അതിന് വേണ്ടുന്നതായ ആത്മബോധത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു. അപ്പോൾ ആത്മബോധത്തോടുകൂടിയ കർമാനുഷ്ഠാനം, കർമ്മയോഗം, ആ കർമ്മയോഗത്തിൽ ശീലിക്കേണ്ടതായ ഈശ്വര സമർപ്പണം, അതിനെക്കുറിച്ച് പറഞ്ഞു. നിസ്സംഗത, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. കർമ്മ ഫല ത്യാഗം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. കർമ്മത്തിനും കർമ്മഫലത്തിനുമുള്ള അനാസക്തി, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളിവിടെ ചർച്ച ചെയ്തു. അവസാനമായി മനോനിയന്ത്രണം, കാമജയം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ മുഖ്യമായി ചർച്ച ചെയ്തിരിക്കുന്നത്. കർമ്മയോഗം അനുഷ്ഠിക്കുന്നവളെന്നുള്ള നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ച് സദാ ഓർമ്മിച്ചു വയ്ക്കേണ്ട കാര്യങ്ങളാണ് ഈ മൂന്നാം അധ്യായത്തിൽ. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്തിരിക്കുന്നത്. ഏവം ഇപ്രകാരം ബുദ്ധേ പരം ബുദ്ധ്വ, ബുദ്ധിക്കും പരമമായിരിക്കുന്ന, ബുദ്ധിയെക്കാളും പ്രകൃഷ്ടമായിരിക്കുന്ന ആത്മസ്വരൂപത്തെ അറിഞ്ഞിട്ട് ഹേ മഹാബാഹു, അല്ലയോ പ്രതാപശാലിയായ സാധക, അർജുന ഉദ്ദേശിച്ച് പറയുകയാണ്, ആത്മന ആത്മാനം സംസ്തഭ്യ, സംസ്കൃതമായ മനസ്സുകൊണ്ട് ആത്മന ആത്മാനം തന്നെ ആ ജീവനെ, സംസ്തഭ്യ തന്നിൽ തന്നെ നിർത്തിയിട്ട് എന്ന് പറയുമ്പോൾ അത് വിശദീകരിച്ചു, തന്നെ തന്റെ മനസ്സുകൊണ്ട് ജീവനെ ആത്മാവിൽ നിർത്തുക എന്ന് പറഞ്ഞ് ശാന്തമാക്കി, കാമം കൊണ്ട് മനസ്സ് പ്രക്ഷുബ്ധമാകാതെ, മനസ്സിൽ കാമത്തിന്റെ വൃത്തികൾ കാമത്തിന്റെ തരംഗങ്ങൾ ഉണ്ടാകാതെ മനസ്സിനെ ശാന്തമാക്കി, ദുരാസദം കീഴ്പ്പെടുത്താൻ വളരെ പ്രയാസമുള്ളതായ, ഭാഷ്യകാരൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ അനേക രൂപങ്ങളോടുകൂടിയിരിക്കുന്ന കാമരൂപം, കാമം എന്ന് പ്രസിദ്ധമായിരിക്കുന്ന രൂപം എന്ന് പറയുന്ന ശബ്ദത്തിന് പ്രസിദ്ധമെന്നും അർത്ഥമാണ്. മിക സർവ അനുഭവസിദ്ധമായിരിക്കുന്ന ഈ കാമത്തെ കാമമാകുന്ന ശത്രു, ജ്ഞാനിക്ക് പോലും ശത്രുവായിരിക്കുന്ന ആ ശത്രുവിനെ ജഹി പരിത്തിരിക്കൂ. ജഹി എന്ന് പറയുന്നതിന് കൊല്ലുക, നശിപ്പിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. രണ്ടർത്ഥവും സ്വീകരിക്കാം, പക്ഷെ ഇവിടെ ഭാഷകാരൻ തന്നെ ഉപേക്ഷിക്കുക, അതിനെ ത്യജിക്കുക, അതാണ്. കാരണം ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം ത്യാഗത്തെക്കുറിച്ചാണ് എപ്പോഴും പറയുന്നത്, സന്യാസത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് സന്യാസം എന്ന് പറയുന്നത് ഈ കാമത്തിന്റെ ത്യാഗമാണ്, അത് നേടും എന്ന് സാധകന്മാരോട് ആവശ്യപ്പെടുകയാണ് ഭഗവാൻ. ഏവം ബുദ്ധി പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മന ജഹി ശത്രും മഹാബാഹോ കാമരൂപം ദുരാസദം. പൂർണമാദായ പൂർണമേവാവശിഷ്യതി. ഓം ശാന്തിഃ ശാന്തിഃ ശാന്തിഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.